ദേവതാധികരണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തദുപരി ബാധരായണ സംഭവ ഇവിടെ ചർച്ച തുടങ്ങിയത് ദേവതകൾക്ക് ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്ന് സിദ്ധാന്തം. എങ്ങനെയാണ് മനുഷ്യന് വിദ്യയിൽ അധികാരമുള്ളത്, അതുപോലെ ദേവതകൾക്കും അധികാരമുണ്ട്. അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ കാരണം പൂർവമീമാംസയിലും ഈ വിഷയം ചർച്ച ചെയ്തു. അവിടെയുണ്ട് ദേവത അധികരണം. അവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? ദേവതകൾക്ക് കർമ്മത്തിന് അധികാരമുണ്ടോ? അവിടെ സിദ്ധാന്തം എന്താണ്? ഇല്ല. അങ്ങനെ സ്പഷ്ടമാണ്. കാരണം യാഗം എന്ന് പറയുന്നത് ദേവതയെ ഉദ്ദേശിച്ച് ദ്രവ്യത്യാഗമാണ്. ദേവത തന്നെ സ്വയം യാഗത്തിന് അധികാരിയായാൽ പിന്നെ ആരെ ഉദ്ദേശിച്ച് ദ്രവ്യം ത്യജിക്കും? അതുകൊണ്ട് ദേവതകൾക്ക് അവിടെ അധികാരമില്ല. അതിന് പല കാരണങ്ങളും പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ദേവതകൾക്ക് വിദ്യയ്ക്ക് അധികാരം ഉണ്ട് എന്നുള്ളതിന് പ്രമാണമുണ്ട്. ഏകശതം ഹവൈ വർഷാണി മഖമാൻ പ്രജാപതു ബ്രഹ്മചര്യം ഉവാസ്. ഇന്ദ്രൻ പ്രജാപതിയുടെ അടുത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വിദ്യയ്ക്ക് വേണ്ടി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ദേവതകൾക്ക് അധികാരം ഉണ്ടെന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് വിദ്യ അവർക്ക് സ്വീകരിക്കുന്നതിന് ശരീരമുണ്ടോ എന്നുള്ളതാണ്. ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും കുഴപ്പമുണ്ട്. കാരണം പല യാഗങ്ങളും പല സ്ഥലത്തും നടക്കും. അപ്പോൾ പല സ്ഥലത്ത് ഒരു ശരീരമുള്ള ആളെങ്ങനെ എത്തിച്ചേരും? അപ്പോൾ അത് പറഞ്ഞാൽ ദേവതകൾക്ക് അണിമാതി ഐശ്വര്യങ്ങളുണ്ട്, അതുകൊണ്ട് ദേവതകൾക്ക് ശരീരമുണ്ട്. ശരീരമുള്ളതുകൊണ്ട് മനുഷ്യനെ പോലെ തന്നെ ഉത്പത്തി വിനാശങ്ങൾ സംഭവിക്കില്ലേ? ഇന്ന് ദേവതകൾക്കും പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂമിയിൽ വരേണ്ടി വരും. ദേവത എന്ന് പറയുന്ന നിത്യസ്ഥാനമല്ല. ഇപ്പൊ ശ്രുതി പറയുന്നുണ്ട് ദേവതകളുടെ സൃഷ്ടിയെക്കുറിച്ച്. വസു തുടങ്ങിയ ദേവതകളുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, സൃഷ്ടി ശബ്ദ നിമിത്തമാണ് എന്ന് പറയുന്നു. ശബ്ദ നിമിത്തമായിട്ടാണ്, ശ്രുതി നിമിത്തമായിട്ടാണ് സൃഷ്ടി. അതിനെ കുറിച്ച് വിശദീകരിച്ചു. അപ്പോ ഈ ദേവതകളുടെ എല്ലാം സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ ശബ്ദം അതെന്താണെന്നാണ് അടുത്ത ചോദ്യം. ഇപ്പോഴാണ് ശബ്ദത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ വന്നത്. സൃഷ്ടിക്ക് നിമിത്തമായിരിക്കുന്ന ശബ്ദം ഏത്? അപ്പോൾ അവിടെ രണ്ടു പക്ഷമാണ്. ശബ്ദമെന്ന് പറയുന്നത് ഒരു കൂട്ടർ പറഞ്ഞത് സ്ഫോടമാണോ എന്ന് പറഞ്ഞു. സ്ഫുട്യത വ്യജ്യത വർണ്ണയരുതി സ്ഫുട അർത്ഥവ്യഞ്ജക ശബ്ദ അതിനെ വിശദീകരിച്ചു. വർണ്ണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒന്നതാണ് സ്ഫോടം. ഒരു ശബ്ദം ഗൗഹു എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്. അങ്ങനെ സ്ഫോടം എന്ന് പറയുന്ന പേരെന്തുകൊണ്ട്? സ്ഫുട വികസനെ വർണ്ണങ്ങളിൽ നിന്ന് അത് പ്രകടമാകുന്നു. അങ്ങനെ ഒരു ശബ്ദം വർണ്ണങ്ങളെ അതിനെ വ്യഞ്ജിപ്പിക്കുന്നു എന്ന് പറയും. വർണ്ണം സ്ഫോടം അർത്ഥം. അർത്ഥബോധത്തിന് മുമ്പ് സ്ഫോടം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുന്നു. അപ്പോൾ വർണ്ണങ്ങളിൽ നിന്ന് സ്ഫോടം, സ്ഫോടത്തിൽ നിന്ന് അർത്ഥബോധം, ഇതാണ് അതിനെ വിശദീകരിച്ചു. പക്ഷെ അതിനവിടെ സിദ്ധാന്തത്തിൽ അംഗീകരിക്കുന്നില്ല. സ്ഫോടത്തെ അംഗീകരിച്ചിരിക്കുന്നത് വൈയാകരണന്മാരും മറ്റുമാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് സിദ്ധാന്തത്തിൽ എന്താണ്? വർണ്ണപക്ഷത്തെ അംഗീകരിച്ചു. ശബ്ദം എന്ന് പറയുന്ന സ്ഫോടമല്ല, വർണ്ണമാണ്. വർണ്ണങ്ങൾ കൂടി ചേരുന്ന പദം, പദങ്ങൾ കൂടി ചേർന്ന വാക്യം, ഇതാണ് അതിന്റെ ക്രമം. അല്ലാതെ പദസ്ഫോടം വാക്യസ്ഫോടം ഇങ്ങനെ പറയുന്ന ഒന്നും ശരിയല്ല. പക്ഷേ വർണ്ണം ആണ് ശബ്ദമെന്ന് പറയുമ്പോൾ അതിൽ ദോഷം വരുന്നത് എന്താണ്? വർണ്ണം നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടെന്നാണ്. അത് ഉച്ചരിക്കുമ്പോൾ വർണ്ണം നമ്മൾ കേൾക്കുന്നു, പിന്നെ അത് നശിച്ചു. വർണ്ണം അനിത്യമാണ്. അനിത്യമായ വർണ്ണങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുക നിമിത്തമാകും? അതിന് സമാധാനം പറഞ്ഞു, വർണ്ണങ്ങൾ അനിത്യമല്ല, ഉത്പന്ന ധ്വംസികളല്ല. എന്തുകൊണ്ട്? അതിന്റെ പ്രത്യഭിജ്ഞയുണ്ട്. സ്വയം ഗകാര സ ഏവേദി പ്രത്യഭിജ്ഞാന, അതാണ് പറഞ്ഞത്. മുമ്പ് കേട്ട ഗകാരം തന്നെയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് എന്ന് പ്രതിജ്ഞ ഉള്ളതുകൊണ്ട് വർണ്ണങ്ങൾ നിത്യമാണ് എന്നാണ്. അവിടെയാണ് പറയുന്നത്. ഇപ്പം രണ്ടുപേര് അധ്യയനം ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടുപേര് ശബ്ദം ഉച്ചരിക്കുന്നു. ആ ശബ്ദം ഇത് ഇന്നാരുടെ ശബ്ദമാണ്, ഇന്നാരുടെ ശബ്ദമാണ് തിരിച്ചറിയാം. അതുകൊണ്ട് വർണ്ണം വേറെ വേറെയാണ്. വർണ്ണാപ്യുച്ചാരണ ഭേദേന ഭിന്ന പ്രതീയന്തി ദേവദത്തയോർ അധ്യയന ധ്വനി ശ്രവണാദേവ ഭേദ പ്രതീതേ അത്ര അഭിധീയതേ സതി വർണ്ണവിഷയെ നിശ്ചിതേ പ്രതിഭിജ്ഞാനേ സംയോഗ വിഭവ വിഭാഗ അഭിവ്യംഗത്വ വർണ്ണാന അഭിവ്യഞ്ജക വൈചിത്ര നിമിത്തോ അയം വർണ്ണവിഷയോ വിചിത്ര പ്രതിയോ എന്ന സ്വരൂപ നിമിത്ത. അത് ശരിയാണ്. ഗകാരം രാമൻ ഉച്ചരിക്കുന്ന ഗകാരം വേറെയാണ്, കൃഷ്ണൻ ഉച്ചരിക്കുന്ന ഗകാരം വേറെയാണെന്ന് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ആ വ്യത്യാസം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉച്ചാരണ ഭേദം കൊണ്ടാണ്, വർണ്ണഭേദം കൊണ്ടല്ല. അതിനാണ് ഇവിടെ പറഞ്ഞത് സംയോഗ വിഭാഗ അഭിവ്യക്തിത്വ വർണ്ണാന. വർണ്ണം ഉച്ചരിക്കുമ്പോൾ അത് അഭിവ്യക്തമാകുന്നത് ഉള്ളിലുള്ള പല സ്ഥാനങ്ങളിൽ നിന്നാണ്. അത് ഉരസ്, കണ്ഠം, ജിഹ്വ തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിന്നാണ് അത് പ്രകടമാകുന്നത്. അതിനെല്ലാം സ്ഥാനങ്ങളെ പറയും, വർണ്ണ അഭിവ്യക്തി സ്ഥാനങ്ങളെന്ന് പറയും, വർണ്ണം പ്രകടമാകുന്ന സ്ഥാനങ്ങൾ. അവിടെ തന്നെ എന്താണ്, ഉള്ളിൽ നിന്ന് വരുന്ന വായുവിന്റെ സംയോഗ വിയോഗങ്ങളെല്ലാം ഉണ്ട്. ചില സ്ഥലത്ത് വായു സ്പർശിക്കുന്നു, ചിലത്ത് നിന്ന് വായു സ്പർശമില്ലാതാകുന്നു. ഇങ്ങനെയൊക്കെയാണ് വർണ്ണങ്ങൾ പ്രകടമാകുന്നത്. ഇതിന് പൊതുവെ നമ്മൾ ഒരു ഉച്ചാരണം. അപ്പൊ ഇതിൽ പലതരത്തിലാണ് സ്ഥാനങ്ങൾ, വേറെയാണ്. വായുവിന്റെ സംയോഗ വിയോഗങ്ങൾ പലതരത്തിലാണ്. നമ്മൾ പറഞ്ഞത് സംയോഗ വിഭാഗ അഭിവ്യംഗത്വ വർണ്ണാന, വർണ്ണങ്ങൾ അങ്ങനെ സംയോഗ വിഭാഗങ്ങളെ കൊണ്ട് പ്രകടമാകുന്നതാണ്. അഭിവ്യഞ്ജക വൈചിത്ര്യ നിമിത്ത അഭിവ്യഞ്ജകമായിരിക്കുന്ന ഈ സംയോഗ വിഭാഗങ്ങൾ പലതായിരിക്കുന്നതുകൊണ്ട് വർണ്ണവിഷയോ വിചിത്ര പ്രത്യയോ, വർണ്ണങ്ങൾ പലതാണെന്ന് തോന്നുന്നു എന്നുള്ള ബോധമുണ്ടാകുന്നു. എന്ന സ്വരൂപ നിമിത്ത, അല്ലാതെ വർണ്ണം പലതല്ല. എന്തുകൊണ്ട്? പത്ത് പേരുച്ചരിച്ചാലും നൂറ് പേരുച്ചരിച്ചു കഴിഞ്ഞാലും കേൾക്കുന്നയാളിന് മനസ്സിലാകും അയാളെന്താ ഉച്ചരിച്ചത്, ഗ. മറ്റയാളെന്താ ഉച്ചരിച്ചത്, ഗ. താൻ എന്താ കേട്ടത്, ഗ. അതാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. എല്ലാ ശബ്ദങ്ങളും ഗ തന്നെ എന്ന് ഗായെ കുറിച്ച് ഒരാൾക്ക് ബോധമുണ്ടാവും. അതെങ്ങനെ വർണ്ണത്തിൽ വ്യത്യാസം വരും? വ്യത്യാസം ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് വർണ്ണങ്ങൾ ഏകമാണ്. കാഖ ഗാഖ ങ ഇതെല്ലാം ഏകമാണ്, ഓരോന്നും പലതല്ല. അത് മാത്രമല്ല, അഭിച്ച വർണ്ണം വ്യക്തി ഭേദവാദിന അപി പ്രതിവിജ്ഞാനസിദ്ധയെ വർണ്ണാകൃതയെ കൽപ്പയിതവ്യ. എന്തായാലും ഒരു കാര്യം എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും. അനുഭവത്തെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും സ്വയം ഗകാര, അങ്ങനെ ഒരു പ്രതിവിജ്ഞ എല്ലാവർക്കും ഉണ്ടാകും. വർണ്ണം നിത്യമാണെന്നോ അനിത്യമാണെന്നോ ഏത് സിദ്ധാന്തം വേണമെങ്കിലും പറയാം. പക്ഷെ പ്രതിവിജ്ഞ മുമ്പ് കേട്ട ആ ഗകാരം തന്നെയാണ് ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഗകാരം, രാമൻ ഉച്ചരിക്കുന്ന ആ ഗകാരം തന്നെയാണ് കൃഷ്ണൻ ഉച്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതിഭിജ്ഞ എല്ലാവർക്കും ഉണ്ട്. വർണ്ണം നിത്യവും സ്വീകരിച്ചാലും ശരി, വർണ്ണം അനിത്യവും സ്വീകരിച്ചാലും ശരി, ഈ പ്രതിഭിജ്ഞ നിഷേധിക്കാൻ പറ്റില്ല. സ്വയം എന്നുള്ള അനുഭവമാണ് പ്രതിഭിജ്ഞ. അപ്പോൾ വർണ്ണങ്ങൾ പലതാണ് എന്ന് പറഞ്ഞാലും പ്രതിഭിജ്ഞ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ വർണ്ണം അനിത്യമാണ് എന്ന് പറയുന്നവരോട് ചോദിക്കും, വർണ്ണം അനിത്യമാണെങ്കിൽ പിന്നെ അത് തന്നെ ഇത് എന്നെന്തുകൊണ്ട് പ്രതിവിജ്ഞ ഉണ്ടാകുന്നു? അവർക്ക് പറയേണ്ടി വരും, വർണ്ണം അനിത്യമാണെങ്കിലും വർണ്ണങ്ങളിൽ ഉള്ള ജാതി ഒന്നാണ്. ഗു എന്നുള്ള വ്യക്തികൾ പലതാണെങ്കിലും ജാതി ഒന്നാണ്. അതുകൊണ്ടാണ് ഇനി പശു കാള എങ്ങനെയിരുന്നാലും അതിനെല്ലാം കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇത് ആ വർഗത്തിൽപ്പെട്ടതാണ്, ഇത് പശുവാണ്. അതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ച അപ്പോ അവിടെ ജാതി ഒന്നായതുകൊണ്ടാണ് പ്രതിഭിജ്ഞ ഉണ്ടാകുന്നത്. വ്യക്തി പലതായാലും ജാതി ഒന്നാണ് എന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ വ്യക്തികൾ പലതാണ്, നശിക്കുന്നു എന്ന് സ്വീകരിക്കുന്നവർക്ക് ജാതി അംഗീകരിക്കേണ്ടി വരും. ആണ് പറയുന്നത്. അപിച്ച വർണ്ണം വ്യക്തിഭേദവാദിന അപി, വർണ്ണ വ്യക്തികൾ പലതാണ്, വർണ്ണങ്ങൾ പലതാണ് എന്ന് പറയുന്നവർക്കും പ്രത്യഭിജ്ഞാന സിദ്ധയെ, ഈ പ്രത്യഭിജ്ഞയെ നിഷേധിക്കാൻ കഴിയത്തില്ല, അതിന് സമാധാനം പറയേണ്ടി വരും. പലതാണെങ്കിൽ എന്തുകൊണ്ട് ആ ഗകാരം തന്നെ ഈ ഗകാരം എന്ന് ബോധമുണ്ടാകുന്നു? അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? വർണ്ണാകൃതിയെ കൽപ്പിക്കുക, വർണ്ണാകൃതിയെ സ്വീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ആ വ്യക്തികൾക്കപ്പുറമായി അതിലൊരു ജാതിയുണ്ട്, ഗത്വജാതി. ഗോവിൽ ഗോത്വജാതി ഇരിക്കുന്ന പോലെ ഗകാരത്തിൽ ഗത്വജാതി ഉണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരും. അതേകമാണ്. കാരണം വ്യാകരണത്തിലും മീമാംസയിലും എല്ലാം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് വ്യക്തി, മറ്റൊന്ന് ജാതി, മൂന്നാമത് ആകൃതി. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ ഗ്രഹിക്കുമ്പോൾ വ്യക്തിയാണോ ഗ്രഹിക്കുന്നത്, അതേ ജാതിയാണോ ഗ്രഹിക്കുന്നത്, അതേ ആകൃതിയാണോ ഗ്രഹിക്കുന്നത്, ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആകൃതി എന്ന് പറയുന്നത് ജാതി എന്നുള്ള അർത്ഥത്തിൽ അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ജാതി വേറെ, ആകൃതി വേറെ, അങ്ങനെയും വിശദീകരിക്കുന്നുണ്ട്. ആകൃതി എന്ന് പറയുന്നത് ഓരോ വസ്തുവിനും കാണുന്ന ആകൃതിയാണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ആകൃതിയാണ്. പശുവിനൊരു ആകൃതി ഉണ്ടല്ലോ, ആകൃതി ജാതിയെ വ്യഞ്ജിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പക്ഷങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല, ആകൃതി എന്ന് പറഞ്ഞാൽ ജാതി. അങ്ങനെ ആകൃതിയും ജാതിയും വേറെ വേറെയല്ല. ഇവിടെ പറയുന്നു വ്യക്തികൾ പലതാണെങ്കിൽ, അത് ഉണ്ടായി നശിക്കുന്നതാണെങ്കിൽ അതിന്റെ അവിടെ ജാതിയെ കൽപ്പിക്കേണ്ടി വരും. ജാതി ഒന്നാണ്. താസുച പര ഉപാധികവും ഭേദപ്പെടുത്തിയിട്ട് അഭ്യുഗന്തവ്യവും. അപ്പൊ ജാതിയെ സ്വീകരിക്കുമ്പോൾ അവിടെ എന്താണ്? ആ ജാതികളിൽ തന്നെ ജാതി ഒന്നാണെങ്കിൽ വർണ്ണങ്ങളിൽ എങ്ങനെ വ്യത്യാസം അനുഭവപ്പെടുന്നു, വർണ്ണങ്ങൾ എങ്ങനെയാണ് വ്യത്യാസം അനുഭവപ്പെടുന്നത്? ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, നിരനുനാസികം, ഇങ്ങനെയുള്ള ഭേദങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ട്? അത് മറ്റുപാധികളെ കൊണ്ട്. ഉപാധി എന്ന് പറയുന്നത് ഉച്ചാരണവും മറ്റും, അല്ലെങ്കിൽ ധ്വനി എന്നെല്ലാം പറയും. നാദം എന്ന് പറയും ചെറുടത്ത്. ഇതെല്ലാം കൊണ്ട് അവിടെ ഭേദത്തെ സ്വീകരിക്കേണ്ടി വരും. ജാതിയെ സ്വീകരിക്കുന്നവർക്കും വർണ്ണ വ്യക്തികളിലുള്ള ഭേദത്തെ അംഗീകരിക്കുന്നത് മറ്റുപാധികളെ കൊണ്ട് ഭേദം വരുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പോ ആദ്യം വർണ്ണ വ്യക്തികളെ സ്വീകരിക്കുക, അവിടെ ജാതിയെ സ്വീകരിക്കുക. ജാതി ഒന്നാണെങ്കിലും വർണ്ണത്തിൽ എന്തുകൊണ്ട് ഭേദം വരുന്നു, അത് ഉപാധികളെ കൊണ്ട്, ഇങ്ങനെയൊക്കെ കൽപ്പനകൾ വേണ്ടിവരും. സിദ്ധാന്തി പുരോക്ഷിയോട് പറയുകയാണ്, നിങ്ങൾ വർണ്ണങ്ങൾക്ക് അപ്പുറം ഒരു ജാതിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിത്യമായി വർണ്ണത്തിൽ വരുന്ന ഭേദങ്ങൾക്ക് വേണ്ടി ഉപാധി കൊണ്ട് ജാതിയിൽ ഭേദം വരുന്നു സ്വീകരിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഉപാധി? എന്താണ് ആ ഭേദം എന്ന് പറയുന്നത്? ഇതാണ് വർണ്ണത്തിൽ ഉദാത്ത, അനുദാത്ത, സ്വരിത, അനുനാസിക, നിരനുനാസിക തുടങ്ങിയ ഭേദങ്ങൾ. ഇത് മറ്റുപാധികളെ കൊണ്ട് സംഭവിക്കുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും എന്നാണ്. ജാതി പക്ഷത്തെ വരുന്ന ദോഷത്തെ കണക്കാണ്. നേരത്തെ ചർച്ച ചെയ്തത് എന്താണ്? സ്ഫോടമാണോ വർണ്ണമാണോ ശബ്ദം എന്ന് പറയുന്നു. അതിൽ സ്ഫോടത്തെ നിഷേധിച്ചു. ഇനി വർണ്ണത്തെ എടുക്കുമ്പോൾ അവിടെ ആ വർണ്ണം നിത്യമാണ് എന്നുള്ളതാണ് സിദ്ധാന്തം. ആ നിത്യം എന്നുള്ള ഇതെങ്ങനെ സമർത്ഥിക്കും? പ്രത്യഭിജ്ഞയുള്ളതുകൊണ്ട്. ആ പ്രത്യഭിജ്ഞയ്ക്ക് കാരണം വർണ്ണ വ്യക്തിയല്ല, ജാതി എന്നാണ് അടുത്ത വശം. ജാതിയെ സ്വീകരിച്ചു കഴിഞ്ഞാലും വ്യക്തിയിൽ ഭേദം കാണുന്നുണ്ടല്ലോ. പറയുന്നത് ഉപാധി കൊണ്ട് ഭേദത്തെ സ്വീകരിക്കേണ്ടി വരും. ആണ് പറയുന്നത് താസ് ആ ജാതികളിൽ തന്നെ പര ഉപാധിക ഭേദപ്രതി, മറ്റുപാധികളെ കൊണ്ടവിടെ ഭേദജ്ഞാനം ഉണ്ടാകുന്നു ഇത്യഭ്യുഗന്ധവ്യം എന്ന് സ്വീകരിക്കേണ്ടി വരും. എന്തായാലും വർണ്ണത്തിൽ ഭേദം അനുഭവപ്പെടുന്നുണ്ട്. ഉദാത്തമായ വർണ്ണമുണ്ട്, അനുദാത്തമായ വർണ്ണമുണ്ട്, സ്വരിതമായ വർണ്ണമുണ്ട്. അനുനാസികമായ വർണ്ണമുണ്ട്, അനനുനാസികമായ വർണ്ണമുണ്ട്. ഇന്ന് മനസ്സിലാക്കുന്നത് വർണ്ണങ്ങളെ ഉദാത്ത അനുദാത്ത സ്വരിതമായി തന്നെ പ്രത്യേകമായി ഉച്ചരിക്കാവുന്നതാണ്. അങ്ങനെ ഒരു കാലത്ത് ഉച്ചരിച്ചിരുന്നു. അത് പ്രത്യേകിച്ചും വേദത്തില് വ്യാകരണത്തില് ചില ഭാഗങ്ങളിൽ നിന്ന് ലൗകികമായ ശബ്ദങ്ങളിൽ പോലും ഉദാത്ത അനുദാത്ത സ്വരിത ഭേദം ഉണ്ടായിരുന്നു എന്ന് പാണിനീയ സൂത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേദത്തിൽ മാത്രമല്ല, സാധാരണ മനുഷ്യൻ ഉച്ചരിക്കുന്നിടത്തും ലൗകികമായ ശബ്ദങ്ങൾ എന്ന് പറയുന്നതാണ്. ഉദാത്ത അനുദാത്ത സ്വരിത ഭേദം ഉണ്ടായിരുന്നു എന്നാണ് ഒരു കാലഘട്ടത്തിൽ, ഇന്നല്ല. എന്നുവെച്ചാൽ പാണിനിയുടെ എല്ലാം കാലത്ത് 2000-2500 വർഷം മുമ്പ് അങ്ങനെയൊക്കെ ഉച്ചരിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഇന്നിപ്പോ വർണ്ണ ഉച്ചാരണത്തിൽ അത് അത്രയും സ്പഷ്ടമല്ല. വ്യക്തതയില്ല. അത് ഉദാത്ത അനുദാത്ത സ്വരിത ഭേദം എന്ന് പറയുന്ന ചിഹ്നങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അത് നമ്മൾ വ്യാകരണത്തിൽ പഠിക്കും. ഉച്ചാരണത്തിൽ അത്ര സ്പഷ്ടമുണ്ട്. വർണ്ണങ്ങളെല്ലാം അങ്ങനെ ഉദാത്താതി കൊണ്ട് വർണ്ണങ്ങൾ ഭേദം വരുന്നുണ്ട്. ആ ഭേദം എന്താണ്? ഉപാധികൾ കൊണ്ട് വരുന്നതാണ്. അപ്പോ അവിടെ പ്രത്യഭിജ്ഞയ്ക്ക് കാരണമായിരിക്കുന്ന ജാതിയാണെന്ന് സ്വീകരിക്കേണ്ടി വരുന്നു. ഇതിനെ നിഷേധിച്ചുകൊണ്ടാണ് അടുത്ത് പറയുന്നത്, തദ്വരം വർണ്ണം വ്യക്തിഷേവ പരോപാധികോ ഭേദ പ്രത്യേക. വർണ്ണം വ്യക്തികളെ സ്വീകരിക്കുക, അതിൽ ജാതിയെ അംഗീകരിക്കുക. ഭേദത്തിന് കാരണം എന്താണോ, ഉപാധികളെ, ജാതിയിൽ ഉപാധികളെ സ്വീകരിക്കുക. ഇത്തരം കൽപ്പനകളിലെല്ലാം നല്ലത് തദ്വരം, അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന എന്താണോ, വർണ്ണത്തിൽ തന്നെ ഉപാധികളെ കൊണ്ട് ഭേദം വരുന്നു. വർണ്ണം വ്യക്തിഷയോ പരോപാധികോ ഭേദപ്രതി, അവിടെ ജാതി സ്വീകരിക്കേണ്ടെന്നർത്ഥം. ജാതി സ്വീകരിച്ച എന്താ വരുന്നത്? ജാതി നിത്യവും വർണ്ണം അനിത്യവുമാവും. ഇവിടെ എന്താണ്? വർണ്ണത്തെ നിത്യമായി സ്വീകരിക്കണം സിദ്ധാന്തിക്ക്. പറയുന്നു വർണ്ണം വ്യക്തിഷയോ, വർണ്ണം വ്യക്തികളിൽ തന്നെ എന്ത് വരുന്നു? പരോപാധികോ മറ്റുപാധികളെ കൊണ്ട് ഭേദപ്പെടുത്തിയും വരുന്നു. അതുപോലെ ഏകമായിരിക്കുന്ന ആകാശത്തിൽ തന്നെ ഉപാധികളെ കൊണ്ട് ഭേദം വരുന്നു. ഘടാകാശം, മഠാകാശം എന്നെല്ലാം പറയുന്നു. വർണ്ണത്തിൽ തന്നെ ഉദാത്തം അനുദാത്തം സ്വരിതം അനുനാസികം അനനുനാസികം തുടങ്ങിയ ഭേദം വരുന്നു മറ്റുപാധികളെ കൊണ്ട്. സ്വരൂപ നിമിത്തം ച പ്രത്യവിജ്ഞാനം. പക്ഷേ സ്വയം ഗകാര, ഉദാത്തമായി ഉച്ചരിച്ച അകാരം, അനുദാത്തമായി ഉച്ചരിച്ച അകാരം, സ്വരിതമായി ഉച്ചരിച്ച അകാരം, അനുനാസികം അനനുനാസികം ഇങ്ങനെയുള്ള അകാരം എല്ലാം ഒരു അകാരം തന്നെ എന്നുള്ള പ്രത്യഭിജ്ഞ എന്തുകൊണ്ട്? അതാ വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ്. ആ എന്ന് പറയുന്ന വർണ്ണം വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ്, ജാതിയെ ആശ്രയിച്ചിട്ടല്ല. ഒന്നാണെങ്കിൽ ഭേദം എന്തുകൊണ്ട് വരുന്നു? ഉപാധികളെ കൊണ്ട്. ഏകമായ ആകാശത്തിൽ പലതരത്തിലുള്ള ഭേദം വരുന്നത് പോലെ എന്ന് പറയുമ്പോൾ എന്തായി? വർണം നിത്യമാണ്. നിത്യമായ വർണ്ണത്തിൽ ഉപാധികളെ കൊണ്ട് ഭേദം വരാം. ഇപ്പൊ ജാതിയെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത് കൽപ്പനാലാഘവം. നമ്മൾക്ക് ഒരു തത്വത്തെ, ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കേണ്ടി വരുമ്പോ, സ്വീകരിക്കേണ്ടി വരുമ്പോ ചില കാര്യങ്ങൾ നമ്മൾക്കവിടെ കൽപ്പിക്കേണ്ടി വരും. അത് അങ്ങനെ കൽപ്പന വേണ്ടി വരുന്നിടത്ത് തന്നെ അത് പരമാവധി ലഘുവായിരിക്കുക എന്നുള്ളതാണ് ശാസ്ത്രമര്യാദ. കൽപ്പനയെ സ്വീകരിക്കുന്നിടത്ത് തന്നെ ഏറ്റവും ലഘുവായ കൽപ്പനയെ സ്വീകരിക്കുക. ഉദാഹരണം എന്താണ്? ആകാശം ഏകമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഏകമാണെങ്കിലും വ്യവഹാരത്തിൽ എന്ത് പറയുന്നു? ഇത് ഘടാകാശമാണ്, ഇത് മഠാകാശമാണ്, ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. ഈ അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു? പറയുന്നു, അവിടെ ഉപാധികളെ കൽപ്പിക്കുക, ഘടം മഠം തുടങ്ങിയ ഉപാധികളെ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉപാധികൾ ഉള്ളത് കൊണ്ട് ആണ് അങ്ങനെ ഒരു വ്യവഹാരം നടക്കുന്നത്. വാസ്തവത്തിൽ ഏകമായ ആകാശത്തിൽ അങ്ങനെ ഒരു വ്യവഹാരം വരാൻ പാടില്ല, പക്ഷെ അനുഭവമുണ്ട്. അപ്പൊ അവിടെ ഉപാധികളെ കൊണ്ട് ഏകമായതിൽ പലതായ അനുഭവം എന്ന് കൽപ്പിക്കേണ്ടി വരുന്നത് ലഘുവായ കൽപ്പനയാണ്. അത് ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കൽപ്പനാ ലാഘവം എന്ന് പറയുന്നത്. അവിടെ എന്തിനാണ് ഒഴിവാക്കുന്നത്? കൽപ്പന ഗൗരവത്തെ ഒഴിവാക്കുന്നു. ഗുരുവായ കൽപ്പനകളെ ഒഴിവാക്കുന്നു. ഇവിടെ എന്താണ്? വർണ്ണം, വ്യക്തി, രണ്ട് കാര്യങ്ങളാണ്. പ്രതിഭിജ്ഞയ്ക്ക് കാരണം എന്താണ്? വർണ്ണം ഏകമായതുകൊണ്ട്. പിന്നെ എന്തുകൊണ്ട് ഭേദം വരുന്നു? ഉപാധികളെ കൊണ്ട്. ഇത് ലഘുവായ ഒരു കൽപ്പനയാണ്. വർണ്ണം, വർണ്ണത്തിൽ ജാതിയെ കൽപ്പിക്കുക. എന്തുകൊണ്ട് ഭേദാനുഭവം ഉണ്ടാകുന്നു? അതിന് ജാതിയിൽ ഉപാധി കൽപ്പിക്കുക. ഇത് ഗൗരവമാണ്. കൽപ്പനയിൽ ഗുരുത്വം വരുന്നു. അത് ഗൗരവം പലതരത്തിൽ ഗൗരവത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഉപസ്ഥിതികൃതമായ ഗൗരവം, സംബന്ധകൃതമായ ഗൗരവം, അങ്ങനെയെല്ലാം പലതരത്തിൽ നമുക്ക് ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. വർണ്ണം, ജാതി, ഉപാധി, ഇത്രയും സ്വീകരിക്കുന്നതിന് നല്ലത് വർണ്ണം, ഉപാധി രണ്ട് സ്വീകരിക്കുക. രണ്ടുകൊണ്ട് കാര്യം നടക്കുമെങ്കിൽ പിന്നെ മൂന്നിന്റെ ആവശ്യമുണ്ട്. കാരണം അനുഭവം എന്തായാലും ഉണ്ട്, വർണ്ണത്തിൽ ഭേദാനുഭവമുണ്ട്. അതിന് എന്താണ് സമാധാനം എന്നാണ് ചിന്തിക്കുന്നത്. അതിന് സമാധാനം എന്താണോ? വർണ്ണത്തിൽ ഉപാധികളെ കൊണ്ട് ഭേദം വരുന്നു. അവിടെ പറയുന്നത് കൽപ്പന ലാഘവം. അവിടെ ജാതിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല. വർണ്ണം നിത്യമാണ്, അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. സ്വയം ഗകാര, പിന്നെ അതിൽ ഭേദം വരുന്ന എന്തുകൊണ്ട്? ഉദാത്ത അനദാത്താദി ഭേദങ്ങൾ എല്ലായിടത്തും വരില്ല, വരുന്നിടത്ത്. അത് ഉപാധികളെ കൊണ്ട് എന്നർത്ഥം. അതാണ് കൽപ്പനാ ലാഘവം എന്ന് പറയുന്നു. ഏഷ ഏവച വർണ്ണവിഷയസ്യ ഭേദപ്രത്യയസ്യ ബാധക പ്രത്യയോ യത് പ്രത്യഭിജ്ഞാനം. ഒരാൾ പറയണു, അകാരം ഒന്നല്ല പലതാണ്, പലതാവുമ്പോൾ ഓരോന്നും ഉണ്ടാവുന്നു, നശിക്കുന്നു. ഞാനിപ്പോൾ ആയെന്ന് ഉച്ചരിക്കുന്നു, അത് ഉച്ചാരണ പ്രധ്വംസിയാണ്. ഉച്ചരിച്ചു, അടുത്ത നിമിഷം നിലനിന്നു, എന്റെ അടുത്ത നിമിഷം നശിച്ചു. ഇത് നൈയായികന്മാരാണ് ഇതിൽ വാശി പിടിക്കുന്നു. വീണ്ടും അടുത്ത് വേറെ അകാരത്ത് ഉച്ചരിക്കുന്നു, നശിക്കുന്നു. അതുകൊണ്ട് വർണ്ണങ്ങൾ വേറെ വേറെയാണ്. വർണ്ണങ്ങൾ നശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ വർണ്ണങ്ങൾ പലതാണെന്ന് സ്വീകരിക്കേണ്ടി വരും. പറയുന്നത് ശരി, ഇത് ശരിയാണെന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യം ഒരു അകാരത്ത് ഉച്ചരിച്ചു, പോയി. വീണ്ടും അടുത്തൊരു അകാരത്ത് ഉച്ചരിക്കുന്നു, പോയി. പക്ഷെ ഒരു അനുഭവമുണ്ടെന്ന് വിചാരിച്ചാൽ അത് പരമാർത്ഥമല്ല, അത് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ്. എല്ലാ ദാർശനികന്മാരും ഒരു കൂട്ടത്തിലുണ്ട്. മീമാംസകരിൽ പ്രഭാകരന്മാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവരൊഴികെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നതുകൊണ്ട് അത് പരമാർത്ഥമായിരിക്കണമെന്നില്ല. ഇതെന്റെ അനുഭവമാണ്, അതുകൊണ്ട് ഇത് ശരിയെന്ന് ആർക്കും പറയാൻ പാടില്ല. ഞാൻ നേരിട്ട് അനുഭവിച്ചാണ്, എന്റെ പ്രത്യക്ഷമാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അത് കാത്തിരിക്കണം? ഈ അനുഭവം ശരിയാണോ? ഇതിനൊരു ബാധ സംഭവിക്കാൻ പാടില്ല. ബാധ സംഭവിച്ചില്ലെങ്കിൽ അത് സത്യം തന്നെ. ബാധ സംഭവിച്ചാലോ അത് ഭ്രാന്തി. മേളിലോട്ട് നോക്കുമ്പോൾ നീല നിറം കാണുന്നു. ഈ കാണുന്ന നീല നിറം ആകാശത്തിൻ്റെതാണ് എന്നുള്ളതിന് മരണം വരെ ബാധ സംഭവിക്കുന്നുണ്ട്. എന്ന് നോക്കിയാലും അത് അങ്ങനെ തന്നെ കാണുന്നു. എന്റെ അനുഭവമാണ് ആകാശം നീല നിറത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് അതിന് ബാധ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും തരത്തിൽ അതിന് ബാധ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. നീല ആകാശത്തിൻ്റെതാണ് എന്ന് കരുതുന്നത് ഭ്രാന്തിയാണ്. നമുക്ക് ബോധ്യപ്പെടും, യുക്തികളിലൂടെ മറ്റും ബോധ്യപ്പെടും അത് ആകാശത്തിൻ്റെതല്ല. കണ്ടുകൊണ്ടിരിക്കുന്നു മരണം വരെ എന്നുള്ളത് സത്യജ്ഞാനമല്ല. അതുപോലെ മരണം ആ എന്ന് ഉച്ചരിക്കുന്നു, അത് നശിക്കുന്നു, കേൾക്കുന്നു, വീണ്ടും നശിക്കുന്നു, വീണ്ടും കേൾക്കുന്നു. അതുകൊണ്ട് ഇത് അനിത്യമാണെന്ന് എന്റെ അനുഭവമാണ്, ഞാൻ പ്രത്യക്ഷമായി അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മറ്റൊരു അനുഭവം ഉണ്ട്. എന്താണ് പ്രതിഭിജ്ഞ? സ്വയം അകാരഹ എന്നിങ്ങനെ പ്രതിഭിജ്ഞയുണ്ട്. ഈ പ്രതിഭിജ്ഞ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈ ജ്ഞാനം മുമ്പുണ്ടായ അകാരം അനിത്യമാണ് എന്നുള്ള ജ്ഞാനത്തിന്റെ ബാധകമാണ്, അങ്ങനെ ബാധിക്കുന്നു. ആ പ്രതിഭിജ്ഞയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഉണ്ടായി നശിക്കുന്നു എന്നൊന്നും ശരിയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്വയം അകാരഹ എന്നുള്ള ബോധം ഉണ്ടാകത്തില്ലായിരുന്നു. വർണ്ണത്തിന്റെ ഉത്പത്തി നാശങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിലും പ്രതിഭിജ്ഞ എന്ന് പറയുന്ന ജ്ഞാനം അതിനെ ബാധിക്കുന്നു. അതുകൊണ്ട് വർണ്ണം നിത്യമാണ് എന്നാണ്. ഏഷ ഏവച വർണ്ണ വിശേഷ ഭേദ പ്രത്യേകിച്ച് പ്രത്യേകം ഇതാണ്. വർണ്ണം പലതാണ്, വർണ്ണ വിശേഷ ഭേദ പ്രത്യേകിച്ച് വർണ്ണത്തെ സംബന്ധിച്ചുള്ള പലതാണെന്നുള്ള ആ ബോധം അതിന്റെ ബാധകമാണെന്ത്? ബാധക പ്രത്യയം, ബാധകമായ ജ്ഞാനമാണെന്ത്? യത് പ്രതിഭിജ്ഞാനം. ശരി, ഇവിടെ അംഗീകരിച്ചു വർണ്ണം ഏകമാണ്, അത് നിത്യമാണ്. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, കഥം ഹി ഏകസ്മിൻ കാലേ ബഹൂനാം ഉച്ചാരേതാം ഏകൈവസൻ ഗകാരോ യുഗപത് അനേകരൂപസ്യ ഉദാത്തശ്ച അനുദാത്തശ്ച സ്വരിതശ്ച സാനുനാസികശ്ച നിരനുനാസികശ്ചേതി. ഇനി പറയുന്നു, ആ എന്ന് പറയുന്ന ഒരു വർണ്ണം. ഇപ്പൊ ഒരാളുടെ ഉച്ചാരണത്തെ സംബന്ധിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത്. പറയുന്നു, ആ എന്ന് പറയുന്ന വർണ്ണത്തെ ഒരാൾ അല്ലല്ലോ ഉച്ചരിക്കുന്നു. ഈ ലോകത്ത് പല സ്ഥലത്ത് ഒരേ സമയം 100 പേരോ 1000 പേരോ ഒക്കെ ആകുന്ന വെച്ചിരിക്കുക. ഇങ്ങനെയെല്ലാം വെച്ചിരിക്കുന്നിടത്ത് ഒരാൾ ആകാരത്തെ അനുനാസികമായി, വേറൊരാൾ നിരനുനാസികമായി, ഒരാൾ ഉദാത്തമായി, വേറൊരാൾ അനുദാത്തമായി, വേറൊരാൾ സ്വരിതമായെല്ലാം വെച്ചിരിക്കുന്നു. ഒരേ സമയം തന്നെ ആകാരത്തിൽ ഈ ഭേദം കാണുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ഒരാൾ ആ എന്ന് അനുനാസികമായി ഉച്ചരിച്ചു, പിന്നെ അടുത്ത് അനുനാസികമായി ഉച്ചരിക്കുന്നതാണ് ഇവിടെ പറയുന്നതല്ല. ഒരേ അകാരത്തെ തന്നെ പലരും പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഉച്ചരിക്കുന്നു. അത് അകാരം പലതായതുകൊണ്ടല്ലേ എന്നാണ്. അതുകൊണ്ടല്ലേ അങ്ങനെ ഉച്ചരിക്കാൻ കഴിയുന്നു. ഇത് ഒരേ സമയം ഉച്ചരിക്കുന്ന കാര്യമാണ് പറയുന്നത്. കഥം ഹി ഏകസ്മിൻ കാലേ, ഒരു കാലത്തിൽ തന്നെ ബഹുവിനാം ഉച്ചാരേതാം, പലരും ഒരേ വർണ്ണത്തെ ഉച്ചരിക്കുമ്പോൾ, ഏക ഏവസൻ ഗകാരോ, ഒരേ ഒരു ഗകാരം തന്നെ, യുഗപത് അനേക രൂപസ്യാത്, ഒരേ സമയം ഇങ്ങനെ പല രൂപത്തിലാകും, അങ്ങനെ ആകുന്നുണ്ട്. എങ്ങനെ? ഉദാത്തശ്ച അനുദാത്തശ്ച സ്വരിതശ്ച അനുനാസികശ്ച നിരനുനാസികം, ഇങ്ങനെ അനുനാസികമായി അനനുനാസികമായി ഉദാത്തമായി സ്വരിതമായി പലതരത്തിൽ ഒരേ വർണ്ണത്തെ തന്നെ ഉച്ചരിക്കുന്നു. ഇതുകൊണ്ട് വർണ്ണങ്ങൾ പലതാണല്ലോ എന്നാണ്. അപ്പോൾ ഇതിന് നേരത്തെ എന്താ പറഞ്ഞത്? ഉച്ചാരണത്തിലുള്ള ഭേദം കൊണ്ടാണ് ഈ ഭേദങ്ങൾ വരുന്നതെന്ന് പറയുന്നു. ഇപ്പോ അതിനെ സംബന്ധിച്ച് പല വീണ്ടും ആ ചർച്ച നീണ്ടുപോകും. എന്താണ് ഈ ഉച്ചാരണം എന്ന് പറയുന്നത്? ഉച്ചാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ്? ഈ സ്ഥാനങ്ങളും വായുവുമായിട്ടുള്ള സംയോഗ വിയോഗങ്ങളാണ് ഉള്ളിലുള്ള. ശരി, നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നു, ആ അനുനാസികമായോ നിരനുനാസികമായോ ഒക്കെ. അപ്പൊ ശബ്ദത്തെ കേൾക്കുന്നുള്ളൂ, ഉച്ചാരണത്തെ കേൾക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊക്കെ ഒരാളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. വായുവിന്റെ സംയോഗ വിയോഗങ്ങളെന്ന് പറയുന്നത് പ്രത്യക്ഷ ശ്രവണേന്ദ്രിയത്തിലൂടെ പ്രത്യക്ഷയോഗ്യമായ ഒരു കാര്യമില്ല. ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്ന എന്താണ്? ശബ്ദത്തെയാണ്. അതൊന്നും പ്രത്യക്ഷമല്ല ബാക്കി പറയുന്ന ഈ സംയോഗ വിയോഗങ്ങളൊന്നും. അതിലൂടെ ശബ്ദത്തിൽ ഇത്തരം ഭേദങ്ങളെ ആരോപിക്കുന്നത് ശരിയല്ല. അപ്രത്യക്ഷമായ ഒന്നിനെ ആശ്രയിച്ചിട്ട്. അതുകൊണ്ട് ശരിക്കും വാസ്തവത്തിൽ എന്താണ് ഈ ഉദാത്ത അനുദാത്ത ഭേദത്തിന് കാരണമായിരിക്കുന്നത്? അതിനെ അടുത്ത ഭാഷ്യകാരൻ പറയുകയാണ് അഥവാ എന്ന് പറഞ്ഞിട്ട്. മുഖ്യമായ സിദ്ധാന്തം ധ്വനികൃതം അയം പ്രത്യേക ഭേദം എന്ന വർണ്ണകൃത ഇത്യാദോഷ പറയുന്നു. ഈ ഭേദത്തിന് കാരണം ധ്വനിയാണ്. ഏത് ഭേദത്തിന്? ആ എന്നിച്ചിരിക്കുമ്പോൾ അത് ഒരേ സമയം പലരുച്ചരിച്ചാലും ഉദാത്തം അനുദാത്തം ഈ ഭേദത്തിൽ അത് അനുഭവപ്പെടുന്നതിന് കാരണം വർണ്ണമല്ല, ധ്വനിയാണ്. വർണ്ണമെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏതിനെയാണോ പ്രത്യഭിജ്ഞയിലൂടെ ഗ്രഹിക്കുന്നത് അതാണ് വർണ്ണം. അതും അകാരമാണ്, ഇതും അകാരമാണ് എന്നിങ്ങനെ ഗ്രഹിക്കുന്നതിനാണ് വർണ്ണമെന്ന് പറയുന്നത്. അതല്ല ഈ ഭേദത്തിന് കാരണം. പിന്നെ എന്താണ്? അത് ധ്വനിയാണെന്ന് പറയുന്നു. എന്താ ഈ ധ്വനി എന്ന് പറഞ്ഞാൽ? ആ അങ്ങനെ ഒന്നുമില്ല, അത് വർണ്ണത്തിൽ നിന്നും വേറിട്ട ഒന്നാണ്. അതിന് എന്താണ് പറയുന്നു? കാ പുനര് അയം ധ്വനിർന്നാമ, എന്താണ് ഈ ധ്വനി എന്ന് പറയുന്നു? പറയുന്നു യോ ദൂരാത് ആകർണയതഃ വർണ്ണവിവേകം അപ്രതിപദ്യമാനസ്യ കർണപഥം അവതരതി. അപ്പോ കുറച്ചു പേര് ഒരുമിച്ചിരുന്ന് വേദഘോഷം നടത്തുന്നു, വേദ ഉച്ചാരണം. നമ്മൾ അടുത്ത് ചെന്നിന്ന് കേൾക്കുകയാണെങ്കിൽ അത് വ്യക്തമാവും. അഗ്നി ഇല പുരോഹിതം വ്യക്തമാണ്, ഓരോ വർണ്ണവും വ്യക്തമാണ്, പദങ്ങൾ വ്യക്തമാണ്, വാക്യം വ്യക്തമാണ്. പക്ഷെ അതേ വേദ ഉച്ചാരണത്തെ തന്നെ കുറച്ച് ദൂരെ നിന്ന് കേട്ടാലോ, ദൂരെ നിന്ന് കേട്ടാൽ നമ്മൾ കേൾക്കുന്ന എന്താണ്, ഒരു മുഴക്കം ചെവിയിൽ വരും. ആ മുഴക്കം കേൾക്കുമ്പോൾ ആൾക്കാർ പറയാതാ ദൂരെ എവിടെയോ ആൾക്കാർ വേദം ഘോഷിക്കുന്നു, വേദഘോഷം. അങ്ങനെ ദൂരെ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ വന്ന് ചേരുന്ന ആ മുഴക്കം, അതിനാണ് ധ്വനി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഇത് ആയാണ് കായാണ് ഗായാണ്, അങ്ങനെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതാണ് ധ്വനി. ആ ധ്വനി കൊണ്ടാണ് ഈ ഉദാത്ത അനുദാത്ത സ്വരുത ഭേദം വരുന്നതെന്നാണ്. ധ്വനിധർമ്മ ഉദാത്തത്വാദയഃ, ഉദാത്തം അനുദാത്തം തുടങ്ങിയവയെല്ലാം ധ്വനിധർമ്മമാണ്. ധ്വനി അഭേദ അധ്യാസ വർണേഷു ഭാന്തി. പക്ഷെ നമുക്ക് ദൂരെ നിന്ന് കേൾക്കുമ്പോൾ മുഴക്കം കേൾക്കാൻ പറ്റും, അടുത്ത് വന്നു കഴിഞ്ഞാലോ കേൾക്കുന്ന എന്താണ്, വർണ്ണത്തെയാണ്. ഒരു വ്യത്യാസമുണ്ട്. അടുത്ത് വരുമ്പോൾ വർണ്ണത്തെ കേൾക്കും, ദൂരെ കഴിയുമ്പോൾ ധ്വനിയെ കേൾക്കും. അതിനാണ് ധ്വനി എന്ന് പറയുന്നത്. ഈ ധ്വനിയിലാണ് ഇരിക്കുന്ന ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെല്ലാം. ധ്വനിയാണെങ്കിലോ ഈ വർണ്ണത്തോട് അഭിന്നമായിരിക്കുന്നു, അഭേദമായിരിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത് വരുമ്പോൾ ധ്വനിയെ വേർതിരിച്ചറിയാൻ വയ്യാത്ത. അവിടെ ധ്വനി വർണ്ണമായി തന്നെ ഇരിക്കുന്നു. വർണ്ണത്തോട് അഭേദമായിരിക്കുന്ന ആ ധ്വനിയോട് ഉദാത്താദി അഭേദമായിരിക്കുന്നു. അതെന്ത് ചെയ്യുന്നു, വർണ്ണത്തിൽ അധ്യസിക്കുന്നു, ആരോപിക്കുന്നു. വർണ്ണത്തോട് അഭേദമായിരിക്കുന്നു ധ്വനി, ധ്വനിയോട് അഭേദമായിരിക്കുന്നു ഉദാത്താദി. അങ്ങനെ ഇരിക്കുന്ന ആ ഉദാത്താദികളെ വർണ്ണത്തിൽ അധ്യസിക്കുന്നു, ആരോപിക്കുന്നു. അപ്പം നമുക്ക് തോന്നുന്നു ഈ ഉദാത്താദികൾ വർണ്ണധർമ്മങ്ങളാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അത് വർണ്ണധർമ്മങ്ങളല്ല, ധ്വനിധർമ്മങ്ങളാണ്. അവിടെ അധ്യാസം സംഭവിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. യോ ദൂരാദാകർണയത വർണ്ണവിവേകം അപ്രതിപദ്യമാനസ്യ കർണപാഥം അവതരതി. ഏതൊരു ധ്വനിയാണോ ദൂരാദാകർണയത, ദൂരെ നിന്ന് കേൾക്കുന്ന ഒരുവന് വർണ്ണവിവേകം അപ്രതിപദ്യ മനസ്യ, വർണ്ണഭേദത്തെ തിരിച്ചറിയാൻ കഴിയാത്തവന് കർണപഥം അവതരതി, അവന്റെ ചെവിയിൽ വന്ന് മുഴങ്ങുന്നത് അതാണ് ധ്വനി. ഇനി പ്രത്യാസിതതശ്ച പടു മൃദുത്വാദിഭേദം വർണേഷു ആസഞ്ചയതി. ഇനി അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോഴോ ഓരോ ശബ്ദങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ആ എന്നുള്ള ഒരാൾ ഉച്ചരിക്കുമ്പോൾ അത് മൃദുവായിച്ചിരിക്കുന്നു, വേറെ ആൾ ആ അതിനെ അതിന് നേരെ വിപരീതമായി. പട്ടു പാട്ടുച്ചിരിക്കുന്നു, അവ്യക്തമായി ഉച്ചരിക്കുന്നു, വേറൊരാൾ ദൃഢമായി ഉച്ചരിക്കുന്നു. അപ്പോൾ ഈ ഭേദത്തെ വർണ്ണത്തിൽ ആരോപിക്കുന്നത് അതാണ് പടു മൃദുത്വാദി ഭേദം വർണ്ണേശ്വാസം ചെയ്ത് ആരോപിക്കുന്നു. അത് ഈ ധ്വനിയാണ്. അതാണ് ഒരു ആ എന്നൊരാൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നു അത് വ്യക്തമായിരിക്കും. വേറൊരാൾ ഉച്ചരിക്കും പറയുന്നു അത് മൃദുവായിരിക്കും. വേറൊരാൾ ഉച്ചരിക്കും പറയുന്നു അയാളത് തീവ്രമായി ഉച്ചരിച്ചു. വ്യത്യാസമുണ്ടല്ലോ. ഒരു വർണ്ണത്തെ നമ്മൾ ഇച്ചിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ അതിനെ തന്നെ വളരെ മൃദുവായിച്ചിരിക്കും, ശാന്തമായിച്ചിരിക്കും. ദേഷ്യമൊന്നും ആരട എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയുന്നത് എന്തായാലും വളരെ ഘോരമായി വരും. അപ്പോൾ വർണ്ണത്തിൽ തന്നെ ഈ വ്യത്യാസം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ വർണ്ണമേകമാണ്. എന്തായി വ്യത്യാസം വരുന്നത് പറയുന്നു, ഈ ധ്വനി എന്ന് പറയുന്ന ഒന്നിൽ വരുന്ന ഭേദങ്ങളാണത്, വർണ്ണത്തിൽ വരുന്ന ഭേദമല്ല. അത് വർണ്ണത്തിൽ ആരോപിക്കുകയാണ്. ഈ പട മൃദുത്വാദി ഭേദങ്ങൾ ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ശബ്ദ കേൾക്കുന്ന വേദപാഠശാലയുടെ അടുത്തേക്ക് പതുക്കെ നടന്ന് നടന്ന് അടുത്ത് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് പടമൃദുത്വാദി ഭേദം. അതുപോലെ തന്നെ അവിടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുനാസികം, അനുനാസികം, ഉദാത്തം, അനുദാത്തം എല്ലാം. ഇതെല്ലാം എന്താണ്? ധ്വനിയിൽ വരുന്ന ഭേദമാണ്, വർണ്ണത്തിൽ വരുന്നതല്ല. എല്ലാം വർണ്ണത്തിൽ ആരോപിക്കുകയാണെന്നാണ്. അപ്പോൾ വർണ്ണത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ശബ്ദം, അതാണ് ധ്വനി. ഇവിടെ പറയുന്നു എന്താണ്, വർണ്ണ അതിരിക്ത ശബ്ദവും ധ്വനി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. വർണ്ണത്തിൽ നിന്നും അതിരിക്തമായ ഒരു ശബ്ദമാണ് ധ്വനി. അതിലാണ് ഈ നാനാരൂപങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ എല്ലാ ശബ്ദങ്ങളും വർണ്ണമല്ല. ഇപ്പോ ഇങ്ങനെ അടിച്ചു, ഇതൊരു ശബ്ദമാണ്, പക്ഷെ അത് വർണ്ണമല്ല. പ്രകൃതിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇടി വെട്ടുന്ന ശബ്ദമാണ്, പക്ഷെ അത് വർണ്ണമല്ല. പക്ഷിമൃഗാദികളുടെ ശബ്ദമുണ്ട്, വർണ്ണമല്ല. പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. അതുപോലെ വർണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ശബ്ദം, അത് വർണ്ണത്തോട് അഭേദമായി വർണ്ണത്തിൽ അധ്യസിച്ചിരിക്കുകയാണ്, അതാണ് ധ്വനി. മറ്റ് ശബ്ദങ്ങളെപ്പോലെ എങ്ങനെ അറിയാം? അതിനാണ് ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ ദൂരെ നിന്ന് വർണ്ണം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ എന്താണോ മുഴങ്ങുന്നത്, മുഴക്കമെന്ന് നമ്മൾ പറയും, അത് ധ്വനിയാണ്. അത് മാറുന്നു, അടുത്തടുത്തേക്ക് വരുമ്പോൾ മുഴക്കത്തിൽ മാറ്റം സംഭവിക്കുന്നു. ഒടുവിൽ എന്ത് ചെയ്യുന്നു? അവിടെ വർണ്ണം പ്രകടമാകുന്നു. എന്തായി? വർണ്ണത്തിൽ നിന്ന് വ്യതിരിക്തമായി ധ്വനി എന്ന് പറയുന്ന ഒന്നല്ല നടക്കുക. ആണ് പറയുന്നത്, സമീപം ഗതസ്യ പുംസഹ താരത്വ മന്ദത്വാദി ധർമാൻ സുഗതാൻ വർണ്ണേഷു സയവ ആരോപയതി. ഒരു അടുത്ത് ചെല്ലുമ്പോൾ, ശബ്ദം ഉച്ചരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ധ്വനിയിലുള്ള താരത്വം, മന്ദത്വം തുടങ്ങിയ ധർമ്മങ്ങളെ വർണ്ണത്തിൽ അത് ആരോപിക്കുകയാണ്. എന്നുവെച്ചാൽ അതെല്ലാം നമ്മൾ ധരിക്കുന്നതെല്ലാം വർണ്ണത്തിൽ വന്ന വ്യത്യാസമാണ്. വർണ്ണം മൃദുവായി ഉച്ചരിച്ചു, വർണ്ണം താരമായി ഉച്ചരിച്ചു, മന്ദമായി ഉച്ചരിച്ചു എന്നെല്ലാം നമ്മൾ പറയുകയാണ്. അതിൽ ആരോപിച്ചിട്ട് പറയുന്നു എന്നർത്ഥം. പ്രത്യാസീത തസ്റ്റ, അടുത്തു വരുന്നവന് പടുമൃദുത്വാദി ഭേദം, അവനനുഭവപ്പെടുന്ന ഭേദങ്ങൾ വർണ്ണേഷു ആസഞ്ചേരി, വർണ്ണത്തിൽ അതിനെ ആരോപിക്കുന്നു. എന്താരോപിക്കുന്നു? ഈ ധ്വനി. തന്നിബന്ധന ഉദാത്താതയോ വിശേഷാന വർണ്ണസ്വരൂപ നിബന്ധന. തന്നിബന്ധനമാണ് ധ്വനി, നിബന്ധനമാണെന്ന് വെച്ചാൽ ധ്വനി നിമിത്തമായിട്ടാണ്. ഉദാത്താതയോ വിശേഷ, ഉദാത്താനുദാത്താദി വിശേഷങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന വർണ്ണസ്വരൂപ നിബന്ധന. വർണ്ണസ്വരൂപത്തെ ആശ്രയിച്ചിട്ടല്ല, വർണ്ണം ഏകമാണ്. ഇതും അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. ഉച്ചരിക്കുമ്പോൾ അവിടെ പുറപ്പെടുന്ന ആ ഗകാരത്തെ അല്ലല്ലോ വളരെ ദൂരെ നമ്മൾ കേട്ടത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? എന്തുകൊണ്ട് ദൂരെ നിൽക്കുന്ന ആളിന് അതേ ഗകാരം കേൾക്കാൻ പറ്റുന്നില്ല? അവിടെ ശബ്ദത്തിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. സ്വീകരിക്കാന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തെ ആശ്രയിച്ച്. അപ്പൊ ദൂരെ മുഴങ്ങുന്ന എന്താണ്? ആ മുഴക്കം അത് ധ്വനിയാണ്. അടുത്ത് വരുമ്പോൾ കേൾക്കുന്നത് വർണ്ണവും. അപ്പൊ അവിടെ ഒരു ഭേദമുണ്ടല്ലോ. ഭേദം എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കുന്നതല്ല, അനുഭവത്തിലുള്ളതാണ്. ആ ധ്വനിയെ ആശ്രയിച്ച് പലതരത്തിലുള്ള ഭേദങ്ങൾ നിലനിൽക്കുന്നു എന്നാണ്. അത് പറയുന്നത് സമീപം ഗതസ്യ പുരസ്ഥ പുംസഹ താരത്വ മന്ദത്വാദി ധർമാൻ സുഖദാൻ. ധ്വനിയിലുള്ളതാണ് വർണ്ണേഷു. വർണ്ണത്തിൽ സ ഏവ ആരോപ, ആ ധ്വനി ആരോപിക്കുന്നതാണ്. കേൾക്കുന്ന ആളിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് വർണ്ണത്തിന്റെ ധർമ്മമാണോ അതോ ധ്വനിയുടെ ധർമ്മമാണോ. ധ്വനി പ്രത്യേകിച്ച് ഒന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെല്ലാം ആ ധ്വനിയുടെയാണ്. ധ്വനി ആണ് ആ മുഴക്കം. അവിടെയാണ് വരുന്നത് താരത്വം മന്ദത്വം എല്ലാം വർണ്ണത്തിലല്ല. എന്തുകൊണ്ട്? കാരണം വർണ്ണത്തെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. എങ്ങനെ? സ്വയം ഗകാര, സ്വയം അകാര. ധ്വനിയല്ല തിരിച്ചറിയുന്നു. ധ്വനി പലതരത്തിലാണ്. വർണ്ണത്തെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ തിരിച്ചറിയുന്ന ആ വർണ്ണത്തിൽ നിന്ന് ഭിന്നമായി പലതരത്തിൽ ഒരേ വർണ്ണത്തിൽ തന്നെയുണ്ട്. ഒരകാരത്തിൽ തന്നെ ഇതെല്ലാം വരുന്നത്. കാരത്വം മന്ദത്വം അതികൾ അനുനാസികൾ അനുനാസികളെല്ലാം വരുന്നത് അതിൽ തന്നെയാണ്. എല്ലാം വരുമ്പോഴും നമ്മളെന്താ പറയുന്നത്? അതേ അകാരം തന്നെ. അപ്പൊ അകാരത്തിൽ നിന്ന് ഭിന്നമാണല്ലോ ധ്വനി. അണുത്ത നിബന്ധനശ്ച, ആ ധ്വനി ആശ്രയിച്ചിട്ടാണ് ഉദാത്തത്വം അതിയോ വിശേഷ ന വർണ്ണസ്വരൂപ നിബന്ധന. എന്തുകൊണ്ട് വർണ്ണാനാം പ്രത്യുച്ചാരണം പ്രത്യഭിജ്ഞായമാനത്വം? വർണ്ണം ഓരോ ഉച്ചാരണത്തിലും വർണ്ണത്തിന്റെ പ്രത്യഭിജ്ഞയുണ്ട്, ധ്വനിയുടെ ഇല്ല. അതേ അകാരം തന്നെ, അതേ അകാരം തന്നെ എന്നാ പറയുന്നത്. പക്ഷെ അതേ അനുനാസികമായ അകാരമാണ് ഇപ്പോഴെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ അനനുനാസികമായിട്ടാണ് ഉച്ചരിച്ചത്. അതേ ഉദാത്തമായ അകാരമാണ് ഇപ്പോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ അനുദാത്തമായിട്ടാണ് ഉച്ചരിച്ചിരിക്കുന്നത്. പക്ഷെ അതനുദാത്തികം അനുദാത്തമായാലും അനുദാത്തമായാലും ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതേ അകാരം തന്നെ. അതുകൊണ്ട് പ്രതിഭിജ്ഞയിലൂടെ നമുക്ക് ധ്വനിയിൽ നിന്നും വേർതിരിച്ച് വർണ്ണത്തെ ഗ്രഹിക്കാം. വർണ്ണത്തിന് മാത്രമേ പ്രതിഭിജ്ഞ സംഭവിക്കുന്നുള്ളൂ, അത് ധ്വനിക്കല്ല എന്നർത്ഥം. അതുകൊണ്ട് എന്തു പറയും? വ്യക്തമായ വർണ്ണമാണ് അകാരാദികൾ. അവ്യക്തമായ വർണ്ണം അതിനാണ് ധ്വനി എന്ന് പറയുന്നത്. അവ്യക്തമായ വർണ്ണമാണ് അതാണല്ലോ ദൂരെ നീങ്ങും നമ്മൾ പറയുന്നത്. ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ വ്യക്തമല്ല. വർണ്ണാന പ്രത്യുച്ചാരണം പ്രത്യഭിജ്ഞായമാനത്വം. വർണ്ണങ്ങൾ എന്താണ്? അതാണ് പ്രത്യുച്ചാരണം. വർണ്ണ അനുവർത്തന്തേ ധ്വനിർ വ്യാവർത്തന്തേ ഇത് ഭേദിത്യർത്ഥ. ഓരോ ഒരകാരത്തെ ഓരോ തവണ ഉച്ചരിക്കുമ്പോഴും അവിടെ അനുവർത്തിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ആ വർണ്ണമാണ്. അതേ അകാരം തന്നെ, അതേ അകാരം തന്നെ എന്ന് വീണ്ടും വീണ്ടും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതിനെ അനുവർത്തിക്കുക എന്ന് പറയുന്നത്. വ്യാവർത്തിക്കുന്നത് എന്താണ്? മാറിപ്പോകുന്ന എന്താണ്? ധ്വനി. എന്തുകൊണ്ട്? അത് അനുനാസികമായിരുന്നു, ഇപ്പൊ കേട്ടത് അനനുനാസികമാണ്. നേരത്തെ കേട്ട് ഉദാത്തമാണ്, ഇപ്പൊ അനുദാത്തമാണ്. ഇതെല്ലാം എന്താണ്? ധ്വനിധർമ്മങ്ങളാണ്. അപ്പൊ അനുവർത്തിക്കുന്ന ഏതോ അത് വർണ്ണം, വ്യാവർത്തിക്കുന്ന ഏതോ അത് ധ്വനി. ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണ്. അന്യഥാ പാചികേ ജപേ വർണേഷു അവ്യക്തേഷു ധ്വനിബുദ്ധി അതുകൊണ്ടാണിപ്പോ ഒരാൾ വളരെ പതുക്കെ ശബ്ദത്തെ ഉച്ചരിക്കുന്നു, വളരെ ശബ്ദം കുറച്ച് ഒരാൾ ഉച്ചരിക്കുന്നു. പക്ഷെ അവിടെ വളരെ ശബ്ദം കുറച്ച് ഉച്ചരിക്കുമ്പോഴും നമുക്ക് വർണ്ണത്തെ വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കേൾക്കുന്നയാൾ. അത് നമ്മളൊരിക്കലും ധ്വനി എന്ന് പറയാറില്ല, ശബ്ദം തന്നെയാണ്. എത്ര ഉച്ചത്തിൽ ഉച്ചരിച്ചാലും വളരെ ശബ്ദം കുറച്ച് ഉച്ചരിച്ചാലും അവിടെ അവ്യക്തമാണ് ഉച്ചരിക്കുന്നത്, വ്യക്തമല്ല. എന്നാലും നമ്മൾ എന്താണ് അതിന് ധ്വനി എന്ന് പറയാറില്ല. അത് അയാൾ പതുക്കെയാണ് അയാൾ ജപിക്കുന്നത്, പക്ഷേ അയാള് ജപിക്കുന്നത് വർണ്ണത്തെ തന്നെ, ഉച്ചരിക്കുന്നത് ശബ്ദങ്ങളെ തന്നെ എന്ന് പറയും. അല്ലാതെ അതിന് ധ്വനി എന്ന് പറയാറില്ല. മറിച്ച് ദുന്ദുഭ്യാതി ധനോ ചെണ്ടയും മറ്റും മുഴങ്ങുമ്പോ വളരെ വ്യക്തമായിട്ടാണ്, വലിയ മുഴക്കമാണ് അവിടെ. വാചികമായി ജപിക്കുമ്പോൾ വളരെ പതുക്കെയാണ് ജപിക്കുന്നത്, പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകുന്നു അയാള് മന്ത്രം ജപിക്കുകയാണ്, അയാള് വർണ്ണങ്ങളെയാണ് ഉച്ചരിക്കുന്നത്. ചെണ്ടയടിക്കുമ്പോൾ അങ്ങനെയാണ്, വലിയ ശബ്ദമാണ്. വലിയ ശബ്ദമാണെങ്കിലും അയാൾ പറയുന്നത് എന്താണ്, അത് വെറും ധ്വനിയാണ്, അതിൽ വർണ്ണമില്ല, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവിടെ പറയൂ അത് വർണ്ണമാണ്, ആ ഈ വർണ്ണമാണെന്ന് ആരെങ്കിലും പറയുമില്ല. വെറും എന്താണ്, കേവലം ധ്വനിയാണ് ചെണ്ടയിൽ കേൾക്കുന്നത്. പക്ഷെ ജപിക്കുന്ന സമയത്ത് പതുക്കെയാണെങ്കിലും അയാൾ കേൾക്കുന്നയാണ് ജപിക്കുക, ഇത് ഇന്ന മന്ത്രമാണ് അയാൾ ജപിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം വർണ്ണം വേറെയാണ്, ധ്വനി വേറെയാണ്. ധ്വനിയിലാണ് ഈ മാറ്റങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്, വർണ്ണത്തിലല്ല. ഏവഞ്ച സതി സാലംബന ഉദാത്താദി പ്രത്യയ ഭവിഷ്യന്തി. അതുകൊണ്ട് നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഉദാത്ത അനുദത്താദി ഭേദങ്ങളുണ്ടെങ്കിൽ അത് വർണ്ണത്തെ ആശ്രയിച്ചല്ല, ധ്വനിയെ ആശ്രയിച്ചിട്ടാണ്. ധ്വനിയുടെ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നില്ല, വർണ്ണത്തിന്റെ പ്രതിഭിജ്ഞ ഉണ്ടാകുന്നു. അതുകൊണ്ട് വർണ്ണം നിത്യമാണ്, ഏകമാണ്. ഇതരുതാഹി വർണ്ണാനാം പ്രതിഭിജ്ഞായമാനാനാം നിർഭേദത്വ സംയോ വിഭാകൃത ഉദാത്താദ് വിശേഷ കൽപ്പേരൻ സംയോഗ വിഭാഗാനാം ച അപ്രത്യക്ഷത്വ എന്ന തദാശ്രയ വിശേഷ വർണ്ണേഷു അധ്യവസിതം ശക്യം ദൈത്യതോ നിരാലംബനായവ ഏതൈ ഉദാത്താദി പ്രത്യയാസ്യ. ആദ്യം പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്യത്യാസം പറയുകയാണ്. ഉദാത്താദികൾ ഉച്ചാരണ ഭേദം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ചാരണം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ സംയോഗ വിഭാഗാദികളാണ്. നേരത്തെ പറഞ്ഞു ഒരു ദോഷ സംയോഗ വിഭാഗാദികൾ എന്ന് പറയുന്നത് അപ്രത്യക്ഷമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഓരോന്നിനും ഓരോ രീതിയാണ്. ചക്ഷുരിന്ദ്രിയം, അത് മുമ്പിലിരിക്കുന്ന വസ്തുവിന്റെ നിറത്തെ അല്ലെങ്കിൽ ആകൃതിയെ ഗ്രഹിക്കുമ്പോൾ അല്ല, ഗുണങ്ങളാണ് അത്. ആ ഗുണങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ആ ദ്രവ്യത്തെയും ഗ്രഹിക്കും. അതിനാണ് പറയുന്നത് ഇത് പുസ്തകമാണ്. ചക്ഷുരിന്ദ്രിയത്തിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അതിനങ്ങനെ ഒരു സിദ്ധി വിശേഷമുണ്ട്. ഗുണങ്ങളെയല്ല, അതിന് ഗുണത്തിന്റെ ആശ്രയമായിരിക്കുന്ന ഗുണിയെയും ഗ്രഹിക്കാൻ പറ്റും. വെറും ഗുണങ്ങളെയല്ല ഗ്രഹിക്കുന്നു, കാരണം ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നത് വെളുത്ത വസ്തുവാണ്, വെളുത്ത ഒരു വസ്ത്രം ഇരിക്കുന്നു. എന്റെ മുമ്പിൽ ഒരു ചുവന്ന വസ്ത്രം കൊണ്ടുവച്ച് ഞാൻ കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയുകയാണ്, ഇത് ചുവന്ന നിറമാണ്, ഇത് വെളുത്ത നിറമാണ് എന്നല്ല ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് എന്താണ്, ഇത് ചുവന്ന നിറമുള്ള വസ്ത്രമാണ്, ഇത് വെളുത്ത നിറമുള്ള വസ്ത്രമാണ്. അപ്പൊ ചുവന്ന നിറത്തെയും വെളുത്ത നിറത്തെയും മാത്രമല്ല ഗ്രഹിക്കുന്നത്, ചുവന്ന നിറത്തോടുകൂടിയ ആ വസ്തുവിനെ, ദ്രവ്യത്തെയും ഗ്രഹിക്കുന്നു. കണ്ണു തന്നെ വെളുത്ത നിറത്തോടുകൂടിയ ആ ദ്രവ്യത്തെയും ഗ്രഹിക്കുന്നു. ചുവപ്പ് നിറം, വെളുപ്പ് നിറം, ഇതിനെയെല്ലാം ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളെ ഗുണി എന്ന് പറയാം. ചക്ഷുവിന്ദ്രിയത്തിൽ അങ്ങനെ ഒരു സിദ്ധിയുണ്ട്, ഗുണത്തെയും ഗുണിയെ അത് ഗ്രഹിക്കും. അസയും പ്രത്യക്ഷമായി ഗ്രഹിക്കും, പ്രത്യക്ഷമായി തന്നെ പറയുന്നു, അതായത് ചുവന്ന വസ്ത്രമാണ്, ഇത് വെളുത്ത വസ്ത്രമാണ്. പക്ഷെ ശ്രവണേന്ദ്രിയത്തിന് ഘ്രാണേന്ദ്രിയത്തിനൊന്നും ആസക്തിയില്ല. അവിടെ ഗുണത്തെ ഗ്രഹിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അനുമാനിക്കും ഇന്നതായിരിക്കും, പക്ഷെ ആ ദ്രവ്യം നമുക്ക് പ്രത്യക്ഷമൊന്നുമില്ല. ദൂരെയാണ് പുഷ്പം, അതിന്റെ ഗന്ധത്തെ ഇവിടെ ഗ്രഹിക്കുന്നു. നമുക്ക് ആ ഗന്ധം പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റും ഇത് ഇന്ന പുഷ്പത്തിന്റെയാണ്. പക്ഷെ ഗന്ധം പ്രത്യക്ഷമാകുമ്പോൾ ഗന്ധത്തിന്റെ ആശ്രയമായിരിക്കുന്ന പുഷ്പം പ്രത്യക്ഷമാകുന്നില്ല. ഊഹിക്കാൻ പറ്റും, എല്ലായിടത്തും സാധ്യമുണ്ട്. അതുപോലെ തന്നെ ശബ്ദം ശ്രവിക്കുമ്പോൾ നമ്മളൊരിടത്തിരിക്കുന്നു, പല സ്ഥലത്ത് നിന്ന് പലരുടെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പരിചയമുള്ള ശബ്ദമാണെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് എന്നാരുടെ ശബ്ദമാണ്. പരിചയമില്ലാത്ത സ്ഥലത്താണെങ്കിലോ ഇത് എന്നാരുടെ ശബ്ദമാണ്, ഇന്നാരുടെ ശബ്ദമാണെന്ന് ആ വ്യക്തിയുടെ പ്രത്യക്ഷം ഉണ്ടാകുന്നു, എന്റെ ശബ്ദത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നുണ്ട്. അതാണ് ശബ്ദം കേൾക്കുമ്പോൾ എന്താ ആ ശബ്ദം കേട്ടെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ആ ശബ്ദം ഉണ്ടായത്, ആരുടെ ശബ്ദമാണ്, ഉച്ചരിക്കുന്ന ശബ്ദമല്ല. പാത്രം താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നു, എന്തിന്റെ ശബ്ദമാണ് കേട്ടത്, ഏത് പാത്രമാണെന്ന് കാണാൻ കേട്ടിട്ട് അറിയാൻ പറ്റുന്നില്ല. ചട്ടിയാണോ താഴെ വീണ് ഉടഞ്ഞത്, അതേ കലമാണോ അറിയാൻ പറ്റുന്നില്ല. എന്തോ ഒന്ന് വീണമെന്നറിയാം. എന്തുകൊണ്ട്? ശബ്ദം ഗുണത്തെ ഗ്രഹിക്കും ശ്രവണേന്ദ്രിയം, പക്ഷേ ഗുണാശ്രയത്തെ ഗ്രഹിക്കത്തില്ല. ചക്ഷുരീന്ദ്രിയത്തിന്റെ സിദ്ധി അതിനില്ല. അതുപോലെ ശബ്ദം ഗ്രഹിക്കുമ്പോൾ ശ്രവണേന്ദ്രിയം കൊണ്ട് എന്തിനാണോ ഗ്രഹിക്കുന്നത് അതേ ഗ്രഹിക്കാൻ പറ്റും, ആശ്രയത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന നമുക്ക് ഉച്ചാരണമെന്ന് പറഞ്ഞു വായുവിന്റെ സംയോഗ വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല, അതൊക്കെ അവിടെ അതീന്ദ്രിയമാണ്. ആ എന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വായ്ക്കുള്ളിൽ വായു എവിടെയൊക്കെ സ്പർശിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, കേൾവിയിലൂടെ അറിയാൻ പറ്റുന്നില്ല. ഇനി ആ ശബ്ദത്തെ കേട്ടിട്ട് സ്വന്തം ഉച്ചാരണത്തെ ശ്രദ്ധിച്ച് ഒക്കെ മനസ്സിലാക്കേണ്ടി വരും, അനുമാനിച്ചും ധ്യാനിച്ചുമൊക്കെ മനസ്സിലാക്കേണ്ടി വരും ഇന്ന ഇന്നൊക്കെ സംഭവിക്കുന്നു. പക്ഷെ ശബ്ദശ്രവണത്തിലൂടെ അതൊന്നും പ്രത്യക്ഷമല്ല. അതുകൊണ്ടാണ് ഉച്ചാരണ ഭേദം കൊണ്ടാണ് വർണ്ണത്തിൽ ഭേദം വരുന്നു എന്നുള്ളതിനെ നിഷേധിച്ചത്. കുറച്ച് ധ്വനിയുടെ ഭേദം കൊണ്ടാണ് വർണ്ണത്തിൽ ഭേദം വരുന്നു എന്ന് സ്വീകരിക്കാം. എന്തുകൊണ്ട്? എങ്ങനെയാണോ വർണ്ണത്തെ ശ്രവിക്കുന്നത് അതുപോലെ ധ്വനിയെ ശ്രവിക്കാം. നേരത്തെ ഉദാഹരണം പറഞ്ഞു, ആ എന്നുള്ള വർണ്ണത്തെ ശ്രവിക്കുന്നത് പോലെ തന്നെ ധ്വനിയെ ശ്രവിക്കുന്നു. ധ്വനിയെ ശ്രവിക്കുന്നത് പോലെ ഉദാത്ത അനുദാത്താദികളെ ശ്രവിക്കുന്നു. അതുപോലെ ഉള്ളിൽ നടക്കുന്ന സംയോഗ വിഭാഗങ്ങളെ പ്രത്യക്ഷമാകത്തില്ല. കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുന്നത് പ്രത്യക്ഷമാണ്, അതിന്റെ ഗുണത്തെ കാണുന്നത് പ്രത്യക്ഷമാണ്, അതുപോലെ ചെവി കൊണ്ടൊരു ശബ്ദത്തെ കേൾക്കുന്നതും പ്രത്യക്ഷമാണ്. പക്ഷേ ചെവിക്ക് ശബ്ദത്തെ മാത്രമേ പ്രത്യക്ഷമാക്കാൻ കഴിയൂ, അല്ലാതെ ഉള്ളിൽ നടക്കുന്ന സംയോഗ വിഭാഗങ്ങളെയൊന്നും ശ്രവണേന്ദ്രിയത്തിന് പ്രത്യക്ഷമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഉദാത്താദികളും പ്രത്യക്ഷമാകത്തില്ല. മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം എനിക്ക് പ്രത്യക്ഷമല്ലെങ്കിൽ എന്റെ നിറവ് എനിക്ക് പ്രത്യക്ഷമാകത്തില്ല. ദ്രവ്യം എന്ന് പറയുന്നത് ചക്ഷുരേന്ദ്രിയത്തിലൂടെ പ്രത്യക്ഷമായില്ലെങ്കിൽ ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഗുണവും പ്രത്യക്ഷമാകത്തില്ല. അപ്പോൾ ഉള്ളിലിരിക്കുന്ന സമയോ വിഭാഗാദികൾ ശ്രവണേന്ദ്രിയത്തിലൂടെ പ്രത്യക്ഷമായില്ല എങ്കിൽ അതിലുള്ള ഉദാത്താദി ധർമ്മങ്ങളും ശ്രവണേന്ദ്രിയത്തിലൂടെ പ്രത്യക്ഷമാകാതെ പോകും. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് എന്ന് നിഷേധിച്ചിട്ട് പറയുന്നു, ഉദാത്താദികൾ ധ്വനിധർമ്മമാണ്, ധ്വനി നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് അഥവാ എന്ന് പറഞ്ഞ് അഥവാ ധ്വനികൃതവായും പ്രത്യേക ഭേദവും ന വർണ്ണകൃത, ഈ വർണ്ണത്തിൽ വരുന്ന ഈ ഭേദത്തിന് കാരണം ധ്വനിയാണ് എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദത്തെക്കുറിച്ചും ശബ്ദത്തിൽ അനുഭവപ്പെടുന്ന ഈ ഭേദങ്ങളെക്കുറിച്ചും ശബ്ദത്തിൽ നിന്ന് ഉള്ള അർത്ഥബോധത്തെക്കുറിച്ചുമെല്ലാം വളരെ വളരെ ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നു പ്രാചീനന്മാരായ ആചാര്യന്മാർ. ഇത് ചിന്തിച്ചെന്ന് വെച്ചാൽ വളരെ ഒരു 10-3000 വർഷത്തിന് മുമ്പ് തന്നെ ഇതൊക്കെ ചിന്തിച്ച കാര്യമാണ്, നമ്മളിപ്പോഴും അറിയുന്നു തന്നെ ഉള്ളൂ. നിരുക്തകാരന്റെ കാലമാണ്, BC 1000-ലാണ് അല്ലെങ്കിൽ 800-ലാണ് നിരുക്തമെന്നൊക്കെ പറയുന്നു പൊതുവെ. അവിടെ തന്നെ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാണിനി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1000-ത്തോളം വർഷം കഴിഞ്ഞിട്ടാണ് ഭാഷ്യകാരൻ വരുന്നത്. അത്രയും പഴയ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതരഥാഹി വർണ്ണാനാം പ്രതിവിജ്ഞായമാനാനാം നിർഭേദത്വാ സംയോഗവിഭാഗൃത ഉദാത്താദി വിശേഷ കൽപ്പിയരൻ. ധ്വനിയെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വർണ്ണങ്ങൾ ഇവിടെ പ്രതിഭിജ്ഞയുണ്ട്, അതാണ് വർണ്ണാനാം പ്രതിഭിജ്ഞായമാനാനാം നിർഭേദത്വം, അതായത് ഭേദമില്ല. പിന്നെ ഭേദം എങ്ങനെ വരുന്നു? സംയോഗ വിഭാഗാധികൃത സംയോഗ വിഭാഗങ്ങൾ കൊണ്ടാണ് ഭേദം വരുന്നത്. എന്ത് ഭേദം? ഉദാത്താദി വിശേഷങ്ങൾ എന്ന് കൽപ്പിക്കേണ്ടി വരും. സംയോഗ വിഭാഗാനാം അപ്രത്യക്ഷത്വ സംയോഗ വിഭാഗങ്ങൾ ശ്രവണേന്ദ്രിയത്തിലൂടെ പ്രത്യക്ഷമല്ല. തദാശ്രയ വിശേഷ, അത് പ്രത്യക്ഷമല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചുള്ള വിശേഷങ്ങൾ എന്താണ്? ഉദാത്ത അനുദാത്താദികൾ വർണ്ണേഷു അധ്യവസിതും വർണ്ണങ്ങളിൽ ആരോപിക്കുന്നതിന് നശക്യന്തേ, കഴിയാതെ പോകും. ഇത്യത അതുകൊണ്ട് നിരാലംബനായവ ഉദാത്താദി പ്രത്യാസി. പക്ഷെ അനുഭവത്തിൽ വർണ്ണങ്ങളിൽ ഉദാത്താദി ഭേദമുണ്ട്, ഇതിനെന്തിനെ ആശ്രയിച്ചാണെന്ന് ചോദിച്ചാലോ സമാധാനം പറയാൻ കഴിയാതെ പോകും. സംയോഗ വിഭാഗങ്ങളെ സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് പ്രത്യക്ഷമല്ല. പ്രത്യക്ഷമല്ലാത്ത ഒന്നിനെ ആശ്രയിച്ചിട്ട് പ്രത്യക്ഷമായ ഉദാത്താദികൾ എന്ന് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യക്ഷമല്ലാത്ത ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഗുണാദികളുടെ പ്രത്യക്ഷം ഉണ്ടാകുന്നു എന്ന് കരുതുന്നത് പോലെ ആയിപ്പോകും. അതുകൊണ്ട് ധ്വനിയെ സ്വീകരിച്ചിരിക്കുന്നു. ധ്വനി പ്രത്യക്ഷമാണ് എന്നുവെച്ചാൽ ശ്രവണ പ്രത്യക്ഷമാണ്. ആ ധ്വനിയിലുള്ള ഉദാത്താദി ഭേദങ്ങൾ പ്രത്യക്ഷമാണ്. അത് വർണ്ണങ്ങളിൽ ആരോപിക്കുന്നു. അതുകൊണ്ട് വർണ്ണങ്ങളിൽ ഭേദം അനുഭവപ്പെടുന്നു. പക്ഷെ വർണ്ണത്തിന്റെ പ്രതിഭിജ്ഞ ഉള്ളത് കൊണ്ട് വർണ്ണം ഏകമാണ്, നിത്യമാണ്. അഭിജ ന ഏവ ഏതത് അഭിനിവേഷ്ടവ്യം ഉദാത്താദി ഭേദേന വർണ്ണാനാം പ്രതിഭിജ്ഞായമാനാം ഭേദോ ഭവേത്. അത് മാത്രമല്ല, ഈ അനുഭവത്തെ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റില്ല. ദാർശനികന്മാരത് അംഗീകരിക്കുന്നില്ല. അനുഭവത്തെ പരിശോധിക്കണം ശരിക്കും. അല്ല, എന്റെ അനുഭവമാണോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിലെ പലരും പറയുന്നു, ഞാൻ കണ്ണടച്ചിരുന്നപ്പോ എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി, ഞാൻ കണ്ണടഞ്ഞിരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് സ്വർഗത്തിന്റെ അനുഭവം ഉണ്ടായി, നരകത്തിന്റെ അനുഭവം ഉണ്ടായി, എനിക്ക് ഇന്ന ദേവന്റെ അനുഭവം ഉണ്ടായി, ദേവിയുടെ അനുഭവം ഉണ്ടായി. ഈ ദേവനുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ദേവനുണ്ടെങ്കിൽ ഒരാൾക്ക് ദേവന്റെ അനുഭവം ഉണ്ടാവാം, ദേവി ഉണ്ടെങ്കിൽ അനുഭവം ഉണ്ടാവാം. ഇനി അങ്ങനെ ഒരു ദേവനുണ്ടെങ്കിൽ തന്നെ ഞാൻ കണ്ണടച്ചിരുന്നപ്പോ കണ്ടത് ആ ദേവനായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഭ്രാന്തിയാകാം. ഒരു ദേവനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണടച്ചിരുന്നപ്പോ എനിക്ക് ഭ്രാന്തി ഉണ്ടാകാം. യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ടെന്നാണ് ഭ്രാന്തി ദർശനം. ഏകാഗ്രത, മനസ്സിൽ ഏകാഗ്രത എന്തിനു വേണ്ടിയിട്ടാണ്? സമാധിക്ക് വേണ്ടിയിട്ടാണ്. ആ സമാധിക്ക് അന്തരായമാണ്, അതിന് വിഘ്നം ഉണ്ടാക്കുന്നതാണ് ഭ്രാന്തി ദർശനം എന്ന് പറയുന്നത്. ഭ്രാന്തി ദർശനം പലതരത്തിലും വരാം. ഞാനിങ്ങനെ ധ്യാനിക്കാനിരുന്നപ്പോ കണ്ട രൂപമോ നാമമോ എല്ലാം ഭ്രാന്തി ദർശനമാണെങ്കിൽ എന്തുവരും? അത് സമാധിക്ക് വിഘ്നമായി തീരത്തേയുള്ളൂ. അതെന്റെ അനുഭവമാണെന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭ്രാന്തി ദർശനമാണെങ്കിൽ അത് അന്തരായമായി മാറും. അതുകൊണ്ട് എന്റെ അനുഭവമാണ്, അതുകൊണ്ട് അത് ശരിയാണെന്നൊന്നും ആരും ധരിക്കണ്ട. അതിവിടെ അംഗീകരിക്കത്തില്ല. തത്വചിന്തയിൽ അത് അംഗീകരിക്കണം, പരിശോധിക്കണം. തുടർന്ന് വരുന്ന അനുഭവങ്ങളിലൂടെ യുക്തിയിലൂടെയൊക്കെ പരിശോധിക്കണം. ഈ അനുഭവത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുവെച്ചാൽ അതിന് ബാധ സംഭവിക്കുന്നുണ്ടോ? ബാധ സംഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവം ഭ്രാന്തിയായിരുന്നു. ഭ്രാന്തി ദർശനം ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാം. അതിന് തെളിവാണ് സ്വപ്ന ദർശനം. എപ്പോഴും സംഭവിക്കാം. ആ സത്യമാണെന്ന് ബോധിക്കുന്നത് ഒരു അത് സത്യം. അതുപോലെ അതുകൊണ്ട് അനുഭവം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഭ്രാന്തിയാണോ എന്ന് പരിശോധിക്കുന്നു. നമ്മുടെ അനുഭവങ്ങളൊന്നും ഒരിക്കലും എഴുതി വയ്ക്കരുത്. എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായി. വിവരമുള്ളവർ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഭ്രാന്തിയാണ് എഴുതി വച്ചിരിക്കുന്നത്, ഭ്രാന്തി ദർശനമാണ്. അല്ലെങ്കിൽ സ്വയം ബോധ്യപ്പെട്ടിട്ട് എഴുതാവും, ഈ അനുഭവം ശരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശരിയായ അനുഭവം എന്ന് പറയുന്നത് വിവേകമാണ്. യോഗിയും പറയുന്നുണ്ട് ശരിയായ അനുഭവം എന്ന് പറയുന്നത് വിവേകമാണ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അഭിചാരന ഏവ ഏതത് അഭിനിവേഷ്ടവും ഉദാത്താതിഭേദേന വർണ്ണാനാം പ്രതിജ്ഞായമാനാം ഭേദോ ഭവേതി. ഉദാത്താദികളുടെ അനുഭവം ഉണ്ടാകുന്നുണ്ട്, ശരിയാണ്. അത് തിരിച്ചറിയാൻ കഴിയുന്നുള്ളവർക്ക് ആ ഭേദ അനുഭവം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് വർണ്ണഭേദം, അത് അനുഭവം ഉള്ളത് കൊണ്ട് വർണ്ണങ്ങളിൽ ഭേദം വരുന്നു വാശി പഠിക്കരുന്ന ഏതത് അഭിനിവേഷ്ടവ്യം, വാശി പിടിക്കരുത്, അഭിനിവേശം പാടില്ല, ദുരാഗ്രഹം. അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് വാശി പിടിക്കരുത്. ഏതാണ് അഭിനിവേഷ്ടം? എന്താണ് ഉദാത്താദി ഭേദേന? ഉദാത്താദികളുടെ ഭേദം അനുഭവിക്കുന്നു. അതുകൊണ്ട് വർണ്ണാനാം പ്രത്യഭിജ്ഞായമാനാം, വർണ്ണങ്ങൾ പ്രത്യഭിജ്ഞയുണ്ട്. ആ അകാരം തന്നെയാണ് ഈ അകാരം എന്ന് പ്രത്യഭിജ്ഞ ഉണ്ടെങ്കിലും വർണ്ണങ്ങൾ വേറെയാണെന്ന് വാശി പിടിക്കരുത്. വാശി പിടിക്കുന്ന ആൾ പറയുന്ന എന്താണ്? അങ്ങനെ ഒരു പ്രത്യഭിജ്ഞ ഉണ്ടെങ്കിലും അത് നേരത്തെ കേട്ടത് അനുദാത്തവും ഇപ്പൊ കേട്ടത് ഉദാത്തവുമാണ്, അതുകൊണ്ട് രണ്ട് രണ്ടാണ്. അങ്ങനെ വാശി പിടിക്കരുതെന്നാണ്. പറയുന്നു എന്താണ്? ലഹി അന്യസ്യ ഭേദേന അന്യസ്യ അഭിദ്യമാനസ്യ ഭേദോ ഭവിതമർഹത. നിങ്ങൾ പറയുന്നത് ശരിയാണ്. നേരത്തെ കേട്ടത് ഉദാത്തമാണ്, ഇപ്പൊ കേട്ട അനുദാത്തമാണ്, അത് വേറെ. അത് ധ്വനിധർമ്മങ്ങളാണ്. ധ്വനിധർമ്മങ്ങളിൽ ഭേദം ഉണ്ട് എന്നുള്ളത് കൊണ്ട് വർണ്ണത്തിൽ ഭേദം വരുന്നില്ല. ഘടപടാദികൾ, ഘടം മഠം തുടങ്ങിയവയിൽ ഭേദമുണ്ട്, അതുകൊണ്ട് ആകാശത്തിൽ ഭേദം വരില്ല. ആകാശത്തിലും ഭേദം വന്നു എന്നൊരാൾക്ക് തോന്നിയേക്കാം, പക്ഷെ ആകാശം ഭിന്നമാകത്തില്ല. അതുപോലെയാണ് ഇവിടെ മുഖത്തിന്റെ പ്രതിബിംബം ദർപ്പണത്തിൽ ഒരു തരത്തിൽ കാണും, ജലത്തിൽ വേറെ തരത്തിൽ കാണും. സ്വച്ഛമായ മറ്റൊരു ദിവസത്തിൽ വേറെ തരത്തിൽ കാണും. അതുകൊണ്ട് മുഖത്തിന് ഭേദം വരും ഇല്ല. ഒരു ഉദാത്ത അനുദാത്താദി ധർമ്മങ്ങൾ വർണ്ണത്തിന്റേതല്ല, ധ്വനിയുടേതാണ്. അതിൽ ഭേദമുള്ളത് കൊണ്ട് വർണ്ണത്തിൽ ഭേദം വരത്തില്ല. നമ്മുടെ അനുഭവം അങ്ങനെയാണ്. അതെന്തുകൊണ്ട് വർണ്ണത്തിൻ്റെതാണെന്ന് തോന്നുന്നത്? ഭ്രാന്തിയാണ്. ധ്വനിയുടെ ധർമ്മങ്ങളെ വർണ്ണത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. ധ്വനിയും വർണ്ണവും വേറെയാണെന്നെങ്ങനെ അറിയാം? പ്രതിഭിജ്ഞ ഉണ്ട് തന്നെ. വർണ്ണത്തിന്റെ പ്രതിഭിജ്ഞയുണ്ട്, ധ്വനിയുടെ പ്രതിഭിജ്ഞ ഇല്ല. വർണ്ണത്തിന്റെ പ്രതിഭിജ്ഞകളുണ്ട്, വർണ്ണം നിത്യമാണ്, ഏകമാണ്. ധ്വനിയുടെ പ്രതിഭിജ്ഞയില്ല, നിത്യമാണ്, അനേകമാണ്. ഇത്തരത്തിൽ അനുഭവത്തെ വിശകലനം ചെയ്ത് അസത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ അനുഭവത്തിലൂടെ അയഥാർത്ഥമായ അനുഭവം ബാധിക്കുമ്പോൾ എന്താണ് വർണ്ണത്തിന്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകും എന്നാണ്. അന്യസ്യ ഭേദേന, ധ്വനിധർമ്മങ്ങളുടെ ഭേദം കൊണ്ട് അന്യസ്യ വർണ്ണത്തിന്റെ അഭിദ്യമാനസ്യ, അത് ഭേദമില്ലാത്തതാണ്, ഭേദോ ഭവിതമർഹത, അതിൽ ഭേദം വരത്തില്ല. അങ്ങനെ വർണ്ണത്തിൽ ഭേദം സംഭവിക്കുന്നില്ല. അതിന് അവർ കൂടി സമ്മതമായ ഉദാഹരണം പറയണേ. നഹി വ്യക്തിഭേദേന ജാതി ഭിന്നാം മന്യന്തേ. നേരത്തെ പറഞ്ഞല്ലോ, പശുക്കൾ പലതരത്തിലുണ്ട്, കാലാക്ഷിയുണ്ട്, സ്വസ്ഥിമതിയുണ്ട്, പലതരത്തിലുണ്ട്. വ്യക്തികൾ പലതാണെന്ന് വിചാരിച്ച് ഗോത്വജാതിക്ക് വ്യത്യാസം വരും? ഇല്ല, വ്യക്തികൾ പലതാകാം. അതുപോലെ ധ്വനിധർമ്മങ്ങൾ പലതാണ്, അതുകൊണ്ട് വർണ്ണം ഭിന്നമാകുന്നില്ല. ഗോ പലതരത്തിലുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. പക്ഷെ ഗോത്വജാതി ഒന്നാണ്. അതാണ് ഏതു തരത്തിലുള്ള പശുവിനെ കണ്ടാലും ഇത് പശുവാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഏകമാണ്, വർണ്ണങ്ങൾ അനിത്യമാണ്, പലതാണ് എന്ന് പറയുന്ന നൈയായികന് സ്വീകാര്യമായ കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ തന്നെ അവരോട് മറുപടി പറയണം. അതുകൊണ്ടിവിടുത്തെ സിദ്ധാന്തം എന്താണ്? വർണ്ണത്തിന്റെ പ്രതിഭിജ്ഞ ഉള്ളതുകൊണ്ട് വർണ്ണമേകമാണ്, നിത്യമാണ്, അനേകമല്ല, അനിത്യമല്ല. പിന്നെ വർണ്ണത്തിൽ ഭേദം അനുഭവപ്പെടുന്നത് എന്താണ്? ഭ്രാന്തിയാണ്. ധ്വനിയുടെ ധർമ്മങ്ങളായ ഉദാത്താദി ഭേദങ്ങളെ വർണ്ണത്തിൽ ആരോപിക്കുകയാണ്. ആ ധ്വനി എന്ന് പറയുന്നത് വർണ്ണത്തിൽ നിന്ന് വേറെയാണ്. കാരണം വർണ്ണത്തിന്റെ ജ്ഞാനം ഇല്ലാത്തപ്പോഴും ധ്വനിയുടെ ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. അതാണ് ദൂരെ നിന്ന് കേൾക്കുമ്പോൾ വർണ്ണം കേൾക്കാതെ ധ്വനിയെ കേൾക്കുന്നത്. ആ ധ്വനിയിലാണ് ഈ ഭേദങ്ങൾ വരുന്നത്. ഇതാണ് സിദ്ധാന്തം. ആണ് ഇവിടെ പറയുന്നത്, നഹി വ്യക്തിഭേദേന ജാതിം ഭിന്നാം മന്യത. അതുകൊണ്ട് വർണ്ണേഭ്യശ്ച അർത്ഥപ്രതീതേ സംഭവ സ്ഫോടകൽപ്പന സ്ഫോട കൽപ്പന അനർത്ഥിക. വർണ്ണത്തിൽ നിന്ന് തന്നെ അർത്ഥത്തിന്റെ ബോധമുണ്ട്. ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം, എന്റെ താല്പര്യം ഇതാണ്. ഇത്രയും സംസാരിച്ചത് മുമ്പ് പറഞ്ഞല്ലോ, സ്ഫോടമിത്യാഹ. എന്താണ് ശബ്ദം? സൃഷ്ടിക്ക് നിമിത്തമായിരിക്കുന്ന ശബ്ദ സ്ഫോടമാണെന്ന് പറഞ്ഞു. അതിനെ ഇത്രയും സമയം ചർച്ച കൊണ്ടെന്താണ് ഇതിനെ നിഷേധിച്ചിട്ട് പറയുന്നു, വർണ്ണങ്ങളിൽ നിന്ന് തന്നെ അർത്ഥത്തിന്റെ ബോധം ഉണ്ടാകുന്നു, അതുകൊണ്ട് സ്ഫോട കൽപ്പന അനർത്ഥിക. സ്ഫോടം എന്ന് പറയുന്ന ഒന്നിനെ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. നിത്യമായ ഒന്ന്, വർണ്ണങ്ങളിൽ നിന്ന് ഭിന്നമായ സ്ഫോടം എന്ന് പറയുന്ന ഒന്നിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് സിദ്ധാന്തം.